സമ്യജ്ഞാനാനന്തരമേവ ശരീരപദാഭാവഃ കസ്മാദിത്യേത പരിഹൃതം. ഇവിടെ പ്രധാനമായി തത്വജ്ഞാനത്തെ കുറിച്ച് മുമ്പും പല ഭാഗത്തും ചർച്ച ചെയ്തിട്ടുണ്ട്. ഇവിടെ വിശേഷിച്ച് ഇവിടെ ഒരു കാര്യം കൂടി വ്യക്തമാക്കുകയാണ്. എന്തുകൊണ്ട് ജ്ഞാന സമകാലം തന്നെ മരണം സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. സമ്യജ്ഞാനാനന്തരമേവ, ജ്ഞാനം സംഭവിച്ചാൽ ഉടൻ ശരീരപാതം മരണം സംഭവിക്കണം. അല്ല, ഈ ജ്ഞാനത്തെ കുറിച്ച് പറയുന്നതനുസരിച്ച് അത് സംഭവിക്കേണ്ടതാണ്. കാരണം വെളിച്ചം വന്നു കഴിഞ്ഞാൽ ഇരുൾ നശിക്കുന്നു. ഇരുള് നശിച്ചു കഴിഞ്ഞാൽ ആ ഇരുളിലുണ്ടായിരുന്ന ഭൂതം, പ്രേതം, പിശാചുക്കളെല്ലാം പോയി. വെളിച്ചത്തിൽ പിന്നെ അതൊന്നുമില്ല. അതുപോലെ ഈ ജഗത് അനുഭവത്തിന് കാരണം അജ്ഞാനം എന്ന് പറയും. തത്വജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിച്ചു. അജ്ഞാനം നശിച്ചു കഴിഞ്ഞാൽ അജ്ഞാനകാര്യമായ സർവ്വതും പോകണം. പക്ഷെ ശരീരപാദം അത് സംഭവിക്കുന്നില്ല. അതിന് സമാധാനമായിട്ടാണ് ഇവിടെ ഇപ്പൊ വിശദീകരിച്ചത്. പക്ഷെ സാധാരണഗതിയിൽ ഭ്രാന്തം, ഇത് ഒരു ഭ്രാന്തിയാണെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭ്രാന്തി മാറി യഥാർത്ഥമായ അനുഭവം വരുമ്പോൾ പിന്നെ ആ ഭ്രാന്തിയുടെ ചിഹ്നങ്ങളൊന്നും കാണത്തില്ല. രജ്ജു ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ സർപ്പപ്രതീതിയില്ല. രണ്ടും കൂടി ഒരുമിച്ചിരിക്കത്തില്ലല്ലോ, രജ്ജുവിന്റെ ജ്ഞാനവും സർപ്പത്തിന്റെ പ്രതീതി. എന്താ കാരണം പറയുന്നത്? സർപ്പപ്രതീതി, അതിന് കാരണം അജ്ഞാനമായിരുന്നു, രജ്ജു അജ്ഞാനം. അതുപോയി, സർപ്പപ്രതീതിയും പോയി. രജ്ജു അജ്ഞാനത്തെ തുടർന്നാണ് സർപ്പപ്രതീതി ഉള്ളത്. അപ്പോൾ സർപ്പപ്രതീതിയെ നോക്കുകയാണ് വ്യവഹാരം. ബ്രഹ്മോളാളന്റെ വ്യവഹാരമാണ് സർപ്പപ്രതീതി. രജ്ജു അജ്ഞാനം പോയി, ജ്ഞാനം വന്നു, സർപ്പപ്രതീതിയും പോയി. ആ സർപ്പപ്രതീതി പോയതുപോലെ ആരാണോ ഈ തത്വത്തെ ഉപദേശിക്കുന്നത് അയാളുടെ ശരീരപ്രതീതി ഇല്ലാതാവുന്നു, ശരീരപാത സംഭവിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ തത്വത്തെ ആര് പറയും, തത്വത്തെ ആര് ഉപദേശിക്കും? പക്ഷെ തത്വത്തെ ഉപദേശിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, അജ്ഞനായ ശിഷ്യനെ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അജ്ഞാനനാശത്തിന് ശേഷവും പ്രപഞ്ചപ്രതീതിയുണ്ട്. എത്ര കാലം വരെ, എന്നേക്ക്? ഇന്ന് ശരീരപാദം വരെ. പിന്നെ ഈ തത്വജ്ഞാനം എന്താ ചെയ്തത്? തത്വജ്ഞാനത്തിന് പ്രപഞ്ച അനുഭവത്തെ മാറ്റിമറിക്കാനൊക്കത്തില്ല. നമ്മൾ ധരിക്കുന്നവർ കാരണം ജീവന് പ്രപഞ്ചാനുഭവം എങ്ങനെ ഉണ്ടാകുന്നു? ഇന്ദ്രിയങ്ങളിലൂടെ ഉണ്ടാകുന്നു, മനസ്സിന്റെ സഹായത്തോടുകൂടി. അപ്പൊ ഇന്ദ്രിയങ്ങൾക്ക് വിഷയങ്ങൾ ഗ്രഹിക്കുന്നതിനൊരു ഒരു സ്വഭാവമുണ്ട്, ഒരു രീതി ഉണ്ട്. ഒരിക്കലും മാറ്റം വരാത്ത അതിന്റെ സ്വഭാവം. കണ്ണ് രൂപത്തെ ഗ്രഹിക്കുന്നു, ശ്രവണേന്ദ്രിയ ശബ്ദത്തെ ഗ്രഹിക്കുന്നു. ഇത് ഇന്ദ്രിയത്തിന്റെ സ്വഭാവമാണ്, ഇതിനെ മാറ്റാൻ പറ്റത്തില്ല. ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നിടത്തോളം കാലം കണ്ണ് രൂപത്തെ ഗ്രഹിക്കുന്നു, ശ്രവണേന്ദ്രിയം ശബ്ദത്തെ ഗ്രഹിക്കുന്നു, ഘ്രാണേന്ദ്രിയം ഗന്ധത്തെ ഗ്രഹിക്കുന്നു. പറയുന്നു അതിന് പിന്നിലുള്ള ചൈതന്യം, അതിനധിഷ്ഠാന ദേവത എന്ന് പറയുന്നു. അത് ആ ഇന്ദ്രിയത്തിൽ പ്രവർത്തിക്കുന്നിടത്തോളം കാലം, ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നിടത്തോളം കാലം അതിനെ മാറ്റാൻ കഴിയത്തില്ല. തത്വജ്ഞാനം കൊണ്ട് ഈ ഇന്ദ്രിയഗ്രാഹ്യമായ ജ്ഞാനത്തിൽ എന്തെങ്കിലും മാറ്റം വരുമോ എന്നുള്ളതാണ്. അതായത് ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുമ്പോഴാണ് നമുക്ക് ദ്വൈതം അനുഭവപ്പെടുന്നത്. അങ്ങനെ ഇത് ശബ്ദമാണ്, ഇത് രൂപമാണ്, ഇത് രസമാണ്, ഇതാണ് ദ്വൈതം എന്ന് പറയുന്നത്. എന്തുകൊണ്ട് അതങ്ങനെ അനുഭവപ്പെടുന്നത്? ഇന്ദ്രിയത്തിന്റെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ടാണ്. ഓരോ ഇന്ദ്രിയങ്ങളും അതാതിന്റെ വിഷയങ്ങളെ ഗ്രഹിക്കും. ചക്ഷു ഇന്ദ്രിയം വിചാരിക്കുകയാണ്, ഞാൻ ശ്രവണേന്ദ്രിയത്തിന്റെ വിഷയത്തെ കൂടെ ഗ്രഹിക്കാം എന്ന് വിചാരിച്ചാലും നടക്കത്തില്ല. കാരണം അത് ഇന്ദ്രിയ സ്വഭാവമാണ്. ഓരോ ഇന്ദ്രിയങ്ങളും അതാത് വിഷയങ്ങളെ വെവ്വേറെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരിക്കലും ഇന്ദ്രിയങ്ങൾക്കെല്ലാം കൂടെ ചേർന്ന് ഈ ഭേദങ്ങളെല്ലാം നേരിട്ട് ഒരു ജ്ഞാനത്തെ ഉണ്ടാക്കാൻ പറ്റത്തില്ല. കാരണം പ്രപഞ്ചത്തെ ഇന്ദ്രിയത്തിലൂടെ ഗ്രഹിക്കാൻ പറ്റും. മനസ്സിന്ദ്രിയങ്ങളിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം, ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നിടത്തോളം കാലം ഈ ഭേദജ്ഞാനം ഇന്ദ്രിയങ്ങൾ ഇങ്ങനെ തന്നെ ആഗ്രഹിക്കും. അത് തത്വജ്ഞാനിയായാലും ശരി അജ്ഞനായാലും ശരി ഇന്ദ്രിയത്തിന്റെ സ്വഭാവത്തിന് മാറ്റം വരത്തില്ല. ഇന്ദ്രിയങ്ങളെല്ലാം അടുത്തതുപോലെ നമ്മൾ അദ്വൈത ജ്ഞാനം എന്ന് പറയുമ്പോൾ ഈ ഇന്ദ്രിയങ്ങളിലൂടെയുള്ള ഈ ഭേദജ്ഞാനം പോയിട്ട് വേറൊരു ജ്ഞാനം വരും, ഇതെല്ലാം കൂടെ ഒന്നാക്കുന്ന ഒരു ജ്ഞാനം എന്നൊക്കെയാണ് സാറിന് ധരിക്കുന്നത്. ആൾക്കാർ തത്വജ്ഞാനം എല്ലാം ഒന്നായിട്ട് കാണും, ശബ്ദവും രൂപവും രസവും ഗന്ധവും എല്ലാം ഒന്നായിട്ട് കാണുകയാണ്. ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുന്ന വിഷയങ്ങൾ ഇന്ദ്രിയങ്ങളും അതിൻ്റെ വിഷയങ്ങളും അതിൻ്റെ സ്വഭാവത്തെ വിട്ടിട്ട് എല്ലാം കൂടെ ഒന്നായിട്ട് കാണുന്നു എന്നാണ് അർത്ഥം. അങ്ങനെയല്ല ഈ ദ്വൈതം ഈ ശരീരത്തിലൂടെ ഇത് പ്രവർത്തിക്കുന്നിടത്തോളം കാലം ഇതിങ്ങനെ നിൽക്കും, കാരണം ഇന്ദ്രിയങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ പ്രപഞ്ചത്തെ ഇന്ദ്രിയത്തിലൂടെ അല്ലാതെ ഗ്രഹിക്കാനും വയ്യ, പ്രപഞ്ചത്തെ ഗ്രഹിക്കാൻ വേറെന്താ ഉള്ളത്? ഇന്ദ്രിയങ്ങളും അതിൻ്റെ പിന്നിലും മനസ്സും വേണം. ഈ ദ്വൈത പ്രതീതി മാറി ഒന്ന് എല്ലാം കൂടെ ഏകമെന്ന് പറയുന്ന ഒരു പ്രപഞ്ചാനുഭവം അങ്ങനെയൊന്നില്ല, അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഒന്നും സംഭവിക്കത്തില്ല, അസംഭവമായ കാര്യമാണ്. ഒരു വസ്തുവിന്റെ സ്വഭാവത്തെ മാറ്റുക അതിന് ജ്ഞാനത്തിന് കഴിയില്ല. അത് മുമ്പ് പലതവണ പറഞ്ഞിട്ടുണ്ട്. ഇത് ക്രിയയല്ല, ക്രിയയ്ക്ക് അത് സംഭവിക്കും ചെയ്യാൻ പറ്റും. വസ്തുക്കളുടെ സ്വഭാവത്തെ മാറ്റാം. ദഹനം ഒരു ക്രിയയാണ്, അത് ദഹിപ്പിച്ചൊരു വസ്തുവിനെ വേറെ ഒന്നാക്കി മാറ്റുന്നു, പരിണമിപ്പിക്കുന്നു. വസ്തു വസ്തുവിൽ പ്രവർത്തിച്ച് അതിന് പലതും ചെയ്യാൻ പറ്റും. വെളിച്ചത്തിന് ഇവിടെ ഉണ്ടായിരുന്ന ഈരലിനെ മാറ്റി ഈ അക്ഷരത്തെ നമുക്ക് പ്രകാശിപ്പിക്കാൻ പറ്റും. ഇതിലൊന്ന് കൂട്ടാനോ കുറയ്ക്കാനോ, ഒരക്ഷരം കൂട്ടിച്ചേർക്കാൻ ഇനി വേറെ ഒന്ന് കുറയ്ക്കാൻ അത് വെളിച്ചത്തിന് കഴിയില്ല. അതുപോലെ ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങളെ ഗ്രഹിക്കുക, ഈ ദ്വൈത പ്രതീതി ഉണ്ടാകുക എന്ന് പറയുന്നത് ജഗത്തിൻ്റെ സ്വഭാവമാണ്. ഈ സ്വഭാവത്തിന് മാറ്റിമറിക്കാൻ തത്വജ്ഞാനത്തിനോ അല്ലെങ്കിൽ വേറൊരു ജ്ഞാനത്തിനോ ഒരു ജ്ഞാനത്തിനും സാധ്യമല്ല. ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഈ ഒരു അനുഭവം ഉണ്ടാകാതിരിക്കാം. ഇന്ദ്രിയങ്ങളും മനസ്സൊന്നും പ്രവർത്തിക്കാതിരിക്കാം, അതിന് സമാധിയോ സുഷുപ്തിയോ എവിടെയെങ്കിലും പോകേണ്ടി വരും. വ്യവഹാരത്തിൽ ഈ ദ്വൈത പ്രതീതി ഇതിന് മാറ്റം ഉണ്ടാകത്തില്ല. തത്വജ്ഞാനിക്കും അജ്ഞാനിക്കും ഒരുപോലെ. ഇനി അജ്ഞാനം നശിച്ചു, അതുകൊണ്ട് തത്വജ്ഞാനിക്ക് പ്രപഞ്ചത്തെ സംബന്ധിച്ച് ഒരു ഏകത്വ ജ്ഞാനം ഉണ്ടാകുന്നു. എന്നുവെച്ചാൽ രൂപ രസ ഗന്ധസ്പർശ ജ്ഞാനങ്ങളെല്ലാം പോയിട്ട് അവിടെ എന്തോ പുതിയൊരു ജ്ഞാനം, ആ ജ്ഞാന രൂപത്തെ രൂപമായി ഗ്രഹിക്കത്തില്ല, രസത്തെ രസമായി ഗ്രഹിക്കില്ല, ഗന്ധത്തെ ഗന്ധമായി ഗ്രഹിക്കില്ല എന്നും പറയാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ട്? തത്വജ്ഞാനി ഇന്ദ്രിയങ്ങളിലൂടെ ആഗ്രഹിക്കുന്നു. അപ്പൊ ഇന്ദ്രിയങ്ങളുടെയും വസ്തുവിന്റെയും സ്വഭാവം അതനുസരിച്ച് മാത്രമേ ഗ്രഹിക്കാൻ പറ്റൂ. അപ്പൊ ഈ ദ്വൈത പ്രപഞ്ചം മറയാതിരിക്കുന്നിടത്തോളം കാലം ഈ ദ്വൈത പ്രപഞ്ചത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങളിലൂടെ ഉണ്ടാകുന്ന ഒരു അനുഭവം അത് ദ്വൈതം തന്നെയാണ്. അതിനാണ് നമ്മൾ വ്യവഹാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന് ഭേദവ്യവഹാരം എന്ന് പറയാം ദ്വൈതത്തിൽ. ഈ ഭേദവ്യവഹാരം ഈ ശരീരത്തിലിരുന്നുകൊണ്ട് ജീവൻ ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങളെ ഗ്രഹിക്കുന്ന കാലം അങ്ങനെ ഉണ്ടാവും. വേറെ മാറി വരാൻ വഴിയില്ല. ഈ ഭേദത്തെ നിരാകരിക്കുന്ന ഒരു ജ്ഞാനം ഇല്ല. അതാണ് പറയുന്നത്, അഗ്നി ഉഷ്ണമായിട്ടും ജലം ശീതമായിട്ടും ഒക്കെ തന്നെയാണ് തത്വജ്ഞാനിക്കുന്നത്. കാരണം അത് ഇന്ദ്രിയങ്ങളുടെ സ്വഭാവമാണ്. പശ്വാദി വിശ്വവിശേഷ എന്ന് ഭാഷകാരൻ ആജ്ഞന്റെ അനുഭവം പോലെ തന്നെ. പശു എന്ന് വെച്ചാൽ മൃഗം എന്നുള്ള മാത്രം അർത്ഥത്തിലല്ല, അജ്ഞൻ എന്നുള്ള അർത്ഥത്തിൽ. അജ്ഞൻ എങ്ങനെയാണ് അനുഭവപ്പെടുന്നത്? അതേപോലെ അനുഭവപ്പെടാൻ വഴിയുള്ളൂ. കാരണം ഇന്ദ്രിയങ്ങളും മനസ്സും വിഷയങ്ങളും എല്ലാം ചേർന്ന് പ്രവർത്തിക്കുകയാണ്. ഇതിനെല്ലാം സമീകരിക്കുന്നു. ഈ അനുഭവത്തെ, ഇതിൻ്റെ ഈ ഓരോ സ്വഭാവത്തെയും മാറ്റി ഒന്നാക്കുന്ന ഒരു ഞാൻ, അത് ഇന്ദ്രിയങ്ങളിലൂടെ മനസ്സിലൂടെ പ്രപഞ്ചത്തെ ഗ്രഹിക്കുമ്പോൾ ആർക്കും ഉണ്ടാകത്തില്ല. പിന്നെ തത്വജ്ഞാനിക്ക് വരുന്ന വ്യത്യാസം എന്താണ്? അങ്ങനെ ഉണ്ടാകണമെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ഇന്ദ്രിയങ്ങളും മനസ്സൊന്നും പ്രവർത്തിക്കത്തില്ല. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ, ശരീരത്തിൻ്റെ ആവശ്യമില്ലാതെ, ശരീരപാദം അങ്ങനെ സംഭവിക്കുന്നുണ്ടല്ലോ. തത്വജ്ഞാനം എന്ന് പറയുന്ന അങ്ങനെയുള്ള അബദ്ധമൊന്നും പറയുന്നില്ല. തത്വജ്ഞാനത്തിൽ എന്താ പറയുന്നു? ശ്രുതി ബോധിപ്പിക്കുന്ന തരത്തിലുള്ള ഏകത്വബോധം, ആ ഏകത്വബോധം ഇല്ല. ഇപ്പോ ശ്രുതി അത് ബോധിപ്പിക്കുമ്പോൾ ആ ഏകത്വബോധം ഉണ്ടാകും. ശ്രുതി പറയുന്നുണ്ടോ ശബ്ദവും സ്പർശവും രൂപവും രസവും എല്ലാം ഒരു വിഷയമാണ്, അതെല്ലാം ആഗ്രഹിക്കുന്നത് പോലെ ആയിരിക്കും? അങ്ങനെ ശ്രുതി പറയുന്നത് എന്താണ്? സദാത്മ സത്താണ് നിന്റെ സ്വരൂപം എന്നാണ് എന്ന് പറഞ്ഞു. നിന്റെ സ്വരൂപം ആ സത്താണ്. ആ സത്ത് തന്നെയാണ് നാമരൂപാത്മകമായി മാറിയത്. ആ സത്ത് തന്നെയാണ് ജീവഭാവത്തിൽ വന്നത്. ആ സത്ത് നാമരൂപാത്മകമായി മാറിയും ആ സത്ത് തന്നെ ജീവഭാവത്തിൽ വരികയും ചെയ്യുമ്പോൾ ആ നാമരൂപങ്ങളെ ജീവൻ ഗ്രഹിക്കുന്നത് ഭേദമായിട്ടേ ഗ്രഹിക്കാൻ പറ്റും. ആ ഭേദജ്ഞാനത്തെ നിഷേധിക്കാൻ പറ്റത്തില്ല. തത്വജ്ഞൻ എന്ത് ചെയ്യുന്നു? ഒരു സത്താണ്, സ്വസ്വരൂപം തന്നെയാണ് ഈ നാനാത്വത്തിൽ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കും. തത്വത്തെ ഗ്രഹിക്കുന്നു, അത്രേ ഉള്ളൂ. തത്വജ്ഞാനിയിൽ വ്യവഹാര ലോകം വരത്തക്ക രീതിയിൽ ഇതെല്ലാം കൂടി ഒന്നായിത്തീരുന്നില്ല. അതിന് രണ്ടു ദോഷം വരും. ഒന്ന് വ്യവഹാര ലോകം, മറ്റൊന്ന് വ്യവഹാര സാങ്കര്യം. രണ്ടു ദോഷങ്ങൾ വരും. വ്യവഹാര ലോകം എന്ന് വെച്ചാൽ പിന്നെ വ്യവഹാരം ഇല്ലാതെ വരും. വാസ്തവത്തിൽ വ്യവഹാരമില്ലല്ലോ. അത് തത്വജ്ഞനായാലും അജ്ഞനായാലും അത് സമമാണ്. എന്തുകൊണ്ട്? ആത്മാവ് സർവവ്യവഹാര ശൂന്യമാണ്. ചിലപ്പോൾ ആത്മാവിൻ്റെ ആ സ്വരൂപസ്ഥിതിയെക്കുറിച്ച് പറയും, ചിലപ്പോൾ തത്വജ്ഞൻ്റെ തത്വജ്ഞാനത്തിൻ്റെ നിലയെക്കുറിച്ച് പറയും, ചിലപ്പോൾ അജ്ഞൻ്റെ നിലയെക്കുറിച്ച് പറയും, മൂന്നും പറയും. ഈ വ്യവഹാരശൂന്യമായ അവസ്ഥ മൂന്ന് പേർക്കും ഒരുപോലെയാണ്. തത്വജ്ഞാനിക്കും അജ്ഞനും ജ്ഞാനിക്കും എല്ലാം അത് സ്വരൂപത്തിൽ എല്ലാത്തിനെയും നിഷേധിച്ചിരിക്കുന്നു. അവിടെ നാമരൂപങ്ങളൊന്നുമില്ല. അതാണ് അവിടെ ജ്ഞാനിയില്ല, അജ്ഞാനിയില്ല. അതാ സ്വരൂപത്തെക്കുറിച്ച് പറയുന്നു. അങ്ങനെ സ്വരൂപത്തെ കുറിച്ച് എന്തൊക്കെ ബോധിപ്പിക്കുന്നു ശ്രുതി, അതിനെ ഗ്രഹിക്കുന്നയാളാണ് ജ്ഞാനി എന്ന് പറയുന്നു, അത് ഗ്രഹിക്കാത്തവൻ അജ്ഞാനി. ശ്രുതി ബോധിപ്പിക്കുന്ന ആ തത്വത്തെ ഗ്രഹിക്കുന്നതുകൊണ്ട്, ആ ഗ്രഹണം എന്ന് പറയുന്നത് കേവലം ജ്ഞാനമായതുകൊണ്ട്, ആ ജ്ഞാനത്തിന് വസ്തുവിൽ ഒരു പരിവർത്തനം ചെയ്യാൻ ജ്ഞാനം അതിനുള്ള അതല്ല. അതുകൊണ്ട് ഈ പ്രപഞ്ച വ്യവഹാരത്തിൽ എന്തെങ്കിലും മാറ്റ മറിക്കലോ ഒന്നും ഉണ്ടാക്കാൻ തത്വജ്ഞാനത്തിന് ശേഷിയില്ല. തത്വജ്ഞാനത്തിന് ശേഷിയില്ലാത്തത് തത്വജ്ഞാനിക്ക് എങ്ങനെ കഴിയും? തത്വജ്ഞാനിക്കും കഴിയത്തില്ല. കാരണം തത്വജ്ഞാനിയുടെ ആയുധം എന്താണ്? ജ്ഞാനമാണ്. ജ്ഞാനത്തിന് കഴിയാത്ത ജ്ഞാനിക്ക് കഴിയും? കഴിയത്തില്ലല്ലോ. അപ്പൊ വ്യവഹാര ലോകം, വ്യവഹാര സാങ്കര്യം, ഇത് രണ്ടും തത്വജ്ഞാനിയിലും സംഭവിക്കത്തില്ല. വ്യവഹാര സാങ്കര്യം എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ ശബ്ദവും രൂപവും ഒന്നായി പോകുക, ഏകമല്ലേ, അദ്വൈതമല്ലേ? കേൾക്കുന്നതും കാണുന്നതും ഒന്നായി പോയ എന്തായിരിക്കും സംഭവിക്കുക? നമുക്ക് സങ്കല്പിക്കാൻ വയ്യ, അങ്ങനെ ഒരു അനുഭവം. അത് സംഭവിക്കത്തില്ല. അപ്പൊ തത്വജ്ഞാനത്തിന് കഴിയുന്നതായി ഇരുളിനെ മാറ്റുക എന്നുള്ള മാത്രം, പ്രപഞ്ചത്തെ മാറ്റുകയല്ല. അത് ഈ പ്രപഞ്ചം എന്താണ്? സത്തിന്റെ സൃഷ്ടിയാണ്, ജീവന്റെ സൃഷ്ടിയല്ല. ജ്ഞാനത്തെ ആരാ സമ്പാദിക്കുന്നത്? ജീവനാണ് ജ്ഞാനത്തെ സമ്പാദിക്കുന്നത്. ഈ സത്തിന് ജ്ഞാനത്തിന്റെ ആവശ്യമുണ്ട്? ആവശ്യമുണ്ട്. ജ്ഞാനിയിലും അജ്ഞാനിയിലും ഏകരൂപത്തിലിരിക്കുന്ന സത്ത് ഏതാണോ ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം ചെയ്യുന്നത്, അതിന് ജ്ഞാനത്തിന്റെ ആവശ്യമുണ്ട്. ഈ ദ്വൈതത്തെ അനുഭവിച്ച് കൊണ്ടിരിക്കുന്നവനാണ് ജ്ഞാനത്തിന്റെ ആവശ്യം. എന്തിന് ജ്ഞാനത്തിന്റെ ആവശ്യം വരുന്നു? അജ്ഞാനത്തെ നശിപ്പിക്കുന്നതിന്. അജ്ഞാനം എന്തുണ്ടാക്കി? ദ്വൈത പ്രതീതി ഉണ്ടാക്കി. ആ ദ്വൈത പ്രതീതി എന്താണ് അവിടെ? ദ്വൈത പ്രതീതി എന്ന് പറയുന്നത് താനും പരനും വേറെയാണെന്നുള്ള പ്രതീതി, അതാണ് ദ്വൈത പ്രതീതി. താൻ വേറെ, സത്ത് വേറെ, ഇതാണ് ദ്വൈത പ്രതീതി. ശ്രുതി ബോധിപ്പിക്കുന്ന എന്താണ്? ശബ്ദവും സ്പർശവും രൂപവും രസവും ഗന്ധവും ഒന്നാണ് എന്നല്ല ബോധിപ്പിക്കുന്നു. പിന്നെന്താണ്? ആ സത്തും നീയും ഒന്നാണ്. അപ്പൊ എവിടെയാ ദ്വൈത ഉള്ളത്? അവിടെയാണ് ദ്വൈതം ഉള്ളത്. ഭേദജ്ഞാനമുള്ള അവിടെയാണ്. തന്നെ അറിയുന്നുണ്ട്. കാരണം എന്തുകൊണ്ട്? താൻ സ്വയം പ്രകാശിക്കുന്ന അപരോക്ഷ സ്വരൂപമാണ്. അപ്പൊ തന്നെ അറിയാതിരിക്കാൻ ഒക്കത്തില്ല. പക്ഷെ താൻ ആ സത്താണ് എന്നറിയുന്നില്ല. അറിവ് സഹായിക്കുന്ന എന്തിനായിരിക്കും? താനും പരനും തമ്മിലുള്ള ഭേദത്തെ നിഷേധിക്കും. അത് നിഷേധിച്ചു കഴിഞ്ഞാൽ അതിന്റെ ജോലി കഴിഞ്ഞു. ജ്ഞാനത്തിന്റെ ജോലി അവിടെ കഴിഞ്ഞു. ഏകമായ സത്താണ് എന്ന് മനസ്സിലാക്കുന്നു. ആ സത്ത് തന്നെയാണ് സർവാധാരമായിരിക്കുന്നത്. താൻ അജ്ഞനായിരുന്നാലും ശരി, ജ്ഞാനിയായിരുന്നാലും ശരി, ആ സത്ത് തന്നെയാണ് സർവാധാരമായിരിക്കുന്നത്. പക്ഷെ ജ്ഞാനം വന്നിട്ട് ശബ്ദവും രൂപവും രസവും ഒന്നാണെന്ന് പറഞ്ഞു. ഇല്ലല്ലോ, അങ്ങനെ ഒരു ജ്ഞാനം ബോധിപ്പിക്കുന്നില്ല. ആണ് പറയുന്നത് ജീവപര ഏകത്വത്തെ ബോധിപ്പിക്കുന്നു എന്ന് പറയുന്നു. ആ ഏകത്വം സർവാധാരമാണ്. അതുകൊണ്ട് പറയുന്നു സർവം ഖല്ലിതം സർവം ആ സത്താണ് എന്ന് പറയും. സത്തിനെ കുറിച്ചുള്ള ബോധം, പക്ഷെ ആ സത്തിൽ പ്രതീതമാകുന്ന നാമരൂപാദികൾ, ഈ നാമരൂപാദികളെ ഈ ഏകത്വബോധം കൊണ്ടല്ല ഗ്രഹിക്കുന്നത്. നാമരൂപാദികൾ ഗ്രഹിക്കുന്ന ഇന്ദ്രിയങ്ങളിലൂടെ, ഏകത്വബോധം കൊണ്ട് നാമരൂപാദികളെ ഗ്രഹിക്കാൻ പറ്റില്ല. ഏകത്വബോധം കൊണ്ടെന്താണ് ഗ്രഹിക്കുന്ന ആ സത്തിനെ, അല്ലെങ്കിൽ സത്തിലുണ്ടായിരുന്ന ഭേദത്തെ ഏകത്വബോധം നിവർത്തിക്കുന്നു എന്നും പറയാം. പക്ഷെ നാമരൂപാദികൾ ഏകത്വബോധം കൊണ്ട് ഗ്രഹിക്കാൻ പറ്റില്ല, അത് ഇന്ദ്രിയങ്ങൾ കൊണ്ട് തന്നെ അതിനെ ഗ്രഹിച്ചുകൊണ്ടിരിക്കും. ഏതുവരെ? ഈ ശരീരപാദം വരെ ഇന്ദ്രിയങ്ങൾ ഈ ഭേദത്തെ ഗ്രഹിച്ചുകൊണ്ടിരിക്കും. അല്ല, ഇന്ദ്രിയങ്ങൾ ഈ ഭേദത്തെ ഗ്രഹിക്കുന്നില്ല, ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെ ഗ്രഹിക്കുന്നില്ല എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരാളങ്ങനെ പറയുകയാണ്. അപ്പൊ തത്വജ്ഞാനം ആരെങ്കിലും ഒരാൾ പറയണമല്ലോ. ഒരാൾ പറയുന്നത് തത്വജ്ഞാനമാണ്, ഞാനിപ്പോ ഒരു തത്വം, എനിക്ക് തത്വജ്ഞാനമുണ്ട്, ജീവാത്മ പരമാത്മ ഏകത്വബോധം അതെനിക്കുണ്ട്. അപ്പം ഞാനിവിടെ ഒരു തരത്തിലുള്ള ഭേദത്തെയും ഗ്രഹിക്കുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ അവിടെ വ്യാഘാത ദോഷം വരും. പറയുന്നവനൊന്നുകിൽ സമനിലയില്ലാതെ പറയുകയായിരിക്കും, പരസ്പര വിരുദ്ധമായി പറയുകയായിരിക്കും. എന്തുകൊണ്ട്? അങ്ങനെ പറയണമെങ്കിൽ ഈ ഭേദത്തെ ആശ്രയിച്ചാലേ പറ്റൂ. വ്യവഹാരം ഭേദത്തെ ആശ്രയിച്ച് പറ്റും, അല്ലെങ്കിൽ വ്യവഹരിക്കാൻ പറ്റില്ല. വ്യവഹാരം എന്ന് പറയുന്നത് എന്താണ്? പറയുക, ചിന്തിക്കുക, പ്രവർത്തിക്കുക, മൂന്ന് കാര്യങ്ങളാണ് മുഖ്യമായിട്ട്. ഇതിലേതെങ്കിലും ഒന്ന് നടക്കണമെങ്കിൽ ഈ ഭേദത്തെ ആശ്രയിച്ചേ പറ്റൂ. അപ്പൊ തത്വജ്ഞാനിയും ഈ ഭേദത്തെ, ഇന്ദ്രിയഗ്രാഹ്യമായ ഭേദത്തെ ആശ്രയിച്ചിട്ട് വ്യവഹാരം നടത്തുന്നു, അല്ലെങ്കിൽ തത്വജ്ഞാനം എന്ന് പറയുന്ന അസംബന്ധമായി. പറയുന്നവനും വ്യക്തിയില്ലാത്തവരും കേൾക്കുന്നവനും വ്യക്തിയില്ലാത്തവരും. ഇപ്പൊ വ്യവഹാരത്തെ അംഗീകരിക്കേണ്ടി വരും. അപ്പൊ തത്വജ്ഞാനിക്ക് ശരീരബാധം സംഭവിക്കുന്നില്ല എന്ന് വെച്ചാൽ തത്വജ്ഞാനിയിൽ വ്യവഹാരം തുടരുന്നു. വ്യവഹാരം ഭേദത്തെ ആശ്രയിച്ചേ പറ്റൂ. ഇപ്പൊ ഭേദത്തെ ആശ്രയിച്ചുള്ള വ്യവഹാരം തത്വജ്ഞാനി തുടരുന്നു. അതില്ലാന്ന് പറഞ്ഞാൽ വ്യാഘാത ദോഷം വരും. തത്വജ്ഞാനി പറയുന്നത് അസംബന്ധവും അസംബന്ധമായ ഒരു കാര്യത്തെ ആരെങ്കിലും സ്വീകരിക്കും, അത് ശിഷ്യന് സ്വീകരിക്കാൻ, ജിജ്ഞാസുവിന് സ്വീകരിക്കാൻ പറ്റില്ലല്ലോ. അസംബന്ധം എന്ന് പറഞ്ഞാൽ അങ്ങനെ തത്വജ്ഞാനി പറയുന്നു ഇവിടെ ഏകമായ സത്ത് മാത്രമേ ഉള്ളൂ സംബന്ധിച്ചു, രണ്ടാമതൊന്നുമില്ല സംബന്ധിച്ചു, ഏകമേവ അദ്വിതീയം ബ്രഹ്മം അത് അംഗീകരിച്ചു. രണ്ടാമതൊന്നില്ല, തത്വമാണ്, തത്വജ്ഞാനം അതാണ്. ശരി, ആ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ രണ്ടാമതൊന്നില്ല, ഇവിടെ സത്ത് മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങളുടെ ഈ വ്യവഹാരം, ശബ്ദവ്യവഹാരം എന്തിനെ ആശ്രയിച്ചിട്ടാണ് ഇങ്ങനൊരു ശബ്ദവ്യവഹാരം നിൽക്കുന്നത്? അത് ശബ്ദത്തെ ആശ്രയിച്ച്, ഇന്ദ്രിയങ്ങളെ ആശ്രയിച്ച്, ശരീരത്തെ ആശ്രയിച്ച്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ഇന്ദ്രിയം, ശരീരം, ശബ്ദം, ഇതെല്ലാം പരസ്പര ഭേദമുണ്ടോ? അതും ഇതെല്ലാം ഏകമാണ്. ഇന്ദ്രിയം തുടങ്ങിയ കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഭേദത്തെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഭേദത്തെ അംഗീകരിച്ചില്ലെങ്കിൽ വ്യവഹാര സാങ്കര്യം എങ്ങനെ വ്യവഹാരം സംഭവിക്കും? അപ്പൊ തത്വത്തിൽ ഇതൊന്നാണെങ്കിലും വ്യവഹാരത്തിൽ ഭേദത്തെ സ്വീകരിക്കേണ്ടി വരും. നിങ്ങൾ പറയുന്ന അസംബന്ധമായി ഏതുപോലെ എനിക്ക് നാക്കില്ല എന്ന് പറയുന്നു. ഒരാളൊരു വലിയ തത്വം പറയണതാണ്, എനിക്ക് നാക്കില്ല, എന്തുകൊണ്ട്? ഞാൻ ബ്രഹ്മമാണ്, ബ്രഹ്മത്തിന് നാക്കില്ല എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്? ബ്രഹ്മത്തിന് നാക്കില്ല, പക്ഷെ പറയുന്നത് നാക്കുകൊണ്ടാണ്. ഇങ്ങനെയല്ലേ മനസ്സിലാക്കാൻ പറ്റും? വ്യാഘാത ദോഷം വരാതിരിക്കണം. അല്ല, നാക്കിന്റെ ശൂന്യത ആണ് പറയുന്നതെങ്കിൽ അത് പറയാൻ പറ്റത്തില്ല. അപ്പൊ വ്യവഹരിക്കുന്നിടത്തോളം വ്യവഹാരത്തിലെ ഭേദത്തെ അംഗീകരിച്ചേ പറ്റും. തത്വം അത് ശരിയാണ്. തത്വത്തിൽ കാണുന്നവനെ സംബന്ധിച്ചിടത്തോളം ജലം മാത്രമേ ഉള്ളൂ തത്വത്തിൽ. പക്ഷെ അവിടുത്തെ വ്യവഹാരത്തിലുള്ള തിരയും അലയും ഗുണയും എല്ലാം ഉണ്ട്. അതുകൊണ്ടല്ലേ പറയേണ്ടി വരുന്ന എന്താണോ അതിലെല്ലാം ഉള്ളത് ജലമാണോ, അതല്ലെങ്കിൽ അത് പറയേണ്ട ആവശ്യമില്ല. നാമരൂപാത്മകമായിരിക്കുന്നത് സർവത്തിനും ആധാരമായിരിക്കുന്നത് സത്താണോ എന്ന് പറയേണ്ടി വരുന്ന എന്തുകൊണ്ട്? നാമരൂപാത്മകമായ പ്രതീതി ഉള്ളതുകൊണ്ട്. അപ്പോൾ ഈ അദ്വൈതം എന്ന് പറയുന്ന ഒരു അസംബന്ധം വ്യാഘാതമാകാതിരിക്കണമെങ്കിൽ ഈ ഇന്ദ്രിയഗ്രാഹ്യമായ ദ്വൈത പ്രതീതി അംഗീകരിച്ചേ പറ്റും. അതെങ്ങനെയാണോ ജലത്തിൽ ജലം എന്ന് പറയുന്ന തത്വത്തിന് ഭംഗം വരാതെ തിരയും കുമിളയും എല്ലാം നിലനിൽക്കുന്നത്, രണ്ടിനെ അംഗീകരിക്കേണ്ടി വരും. തത്വത്തിൽ ജലത്തെ അംഗീകരിക്കണം, പ്രതീതി എന്നുള്ള നിലയ്ക്ക് തിരയും കുമിളയും എല്ലാം അംഗീകരിക്കണം. എന്നാലേ നമുക്ക് പറയാൻ കഴിയും എന്താണോ തിരയും കുമിളയും എല്ലാം ജലമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യവഹാരം ഉണ്ടാകത്തില്ല. അതുപോലെ ഇവിടെ എന്ത് ചെയ്യുന്നു, പ്രതീതിയിൽ ഈ ഭേദത്തെ അംഗീകരിക്കേണ്ടി വരും. അല്ലെങ്കിൽ എനിക്ക് നാക്കില്ല എന്ന് പറഞ്ഞതുപോലെയാവും. അപ്പൊ തത്വജ്ഞാനി അജ്ഞാനത്തെ നശിപ്പിച്ചു, ആത്മാവേകമാണ്, ഏകത്വ ബോധത്തിൽ പിന്നെ അജ്ഞാനമില്ല, അപ്പം ഞാൻ നീ എന്നുള്ള ഭേദമില്ല. അപ്പോൾ അജ്ഞനായ ഒരു ശിഷ്യനില്ല, പിന്നെ ഞാൻ ഉപദേശിക്കേണ്ട ആവശ്യവും വരുന്നില്ല. അപ്പം അജ്ഞനായ ഒരു ശിഷ്യനെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ തത്വജ്ഞാനിക്ക് ഞാൻ ഉപദേശിക്കാൻ പറ്റൂ. ഈ തത്വജ്ഞാനം തന്നെ അസംബന്ധമായി ആർക്കു വേണ്ടി ആര് ഉപദേശിക്കുന്നു? അപ്പം അവിടെ ഭേദത്തെ അംഗീകരിക്കേണ്ടി വരുന്നു. അജ്ഞാനം നശിച്ചു എന്ന് അവകാശപ്പെടുന്ന ആളുടെ ഇതിന് അജ്ഞാനത്തെ വേറെടുത്ത് ഉണ്ടെന്ന് അംഗീകരിക്കേണ്ടി വരും. അജ്ഞനായ ശിഷ്യനെ കാണുന്നു, അജ്ഞനായ ശിഷ്യന് വേണ്ടി ശാസ്ത്രം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഉപദേശിക്കുന്നു. ഇത് എല്ലാം ഈ ഭേദത്തെ ആശ്രയിച്ചിട്ടാണ്, വ്യാവഹാരികമായ ഭേദം. എന്തുകൊണ്ട്? മനസ്സിലൂടെ ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഭേദത്തെയാണ്. തത്വജ്ഞാനി അദ്വൈതത്തെയല്ലേ ഗ്രഹിക്കുന്നത് സർവത്ര? അപ്പൊ അതുകൊണ്ട് പറഞ്ഞാണ് അദ്വൈതം അങ്ങനെ ഒരു മനസ്സിന് വിഷയമായ ഒരു കാര്യമല്ല, ബുദ്ധിയുണ്ട് ഗ്രഹിക്കുന്ന ഒന്നല്ല. അദ്വൈതം എന്ന് പറയുന്നത് തന്നെ ബുദ്ധിക്ക് അതീന്ദ്രിയമാണ്, ബുദ്ധിക്ക് ഗ്രഹിക്കാവുന്നതൊന്നല്ല. പിന്നെ ജ്ഞാനം അത് അജ്ഞാനത്തെ നീക്കം ചെയ്യുന്നു അത്രയോ, അല്ലാതെ അദ്വൈതത്തെ അത് ബുദ്ധി കൊണ്ട് വെളിപ്പെടുത്തുന്നില്ല. അങ്ങനെ വെളിപ്പെടുത്താത്ത ഒന്ന് എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തെ കാണുമ്പോൾ അവിടെ അദ്വൈതത്തെ കാണുന്നത്? അങ്ങനെ പറയുന്നത് കേട്ടാൽ തോന്നുന്നു എന്താണ്, ജ്ഞാനി സ്വന്തം ബുദ്ധി കൊണ്ട് അദ്വൈതത്തെ ഗ്രഹിക്കുന്നു, പിന്നെ അതിനപ്രമേയം എന്ന് പറയാൻ കഴിയത്തില്ല. അല്ലെങ്കിൽ ഞാൻ കണ്ണു തുറന്നാൽ കാണുന്നത് ശബ്ദവും സ്പർശവും രൂപവും രസവും ഗന്ധവും ഒന്നുമല്ല, അദ്വൈതത്തെയാണ്. അത് കണ്ണുകൊണ്ട് കാണുന്ന ഒരു വസ്തുവല്ല അദ്വൈതം, ചെവിയുണ്ട് കേൾക്കുന്നതല്ല. കണ്ണും ചെവിയൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ശബ്ദ സ്പർശ രൂപ രസഗന്ധങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ബ്രഹ്മത്തെ ഗ്രഹിക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പൊ ഞാനിയെല്ലാം ബ്രഹ്മമായി കാണുന്നു, ഞാനിയെല്ലാം ബ്രഹ്മമായി കേൾക്കുന്നു എന്നൊക്കെ പറയുന്നത് അർത്ഥവാദമാണ്. എന്റെ താല്പര്യം വേറെയാണ്. തത്വജ്ഞാന സ്തുതിച്ച് പറയുകയാണ്, എന്താണ് ഇതിന് ഈ ഭേദാനുഭവത്തിനെല്ലാം ആധാരം ഏകമാണ്, ഏകത്തിലാണ് ഈ ഭേദാനുഭവം നിലനിൽക്കുന്നത്. ഇപ്പൊ ശരീരവാദം ഉള്ളിടത്തോളം കാലം ഭേദാനുഭവത്തെ എങ്ങനെയാണ് ഒരജ്ഞന് ഭേദാനുഭവം ഉള്ളത്, എങ്ങനെയാണ് ഒരജ്ഞനേന്ദ്രിയങ്ങളിലൂടെ ശബ്ദസ്പർശ രൂപരസങ്ങൾ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്, അത് തന്നെ ജ്ഞാനിക്കും ഗ്രഹിക്കേണ്ടി വരും. തത്വജ്ഞാനി അങ്ങനെയാണ് സാധാരണ ഇരിക്കുന്നു, കാണുമ്പോൾ ബ്രഹ്മത്തെ കാണുന്നു സാധാരണ പറയുന്നതാണ്. എന്താ കണ്ണുകൊണ്ട് കാണുന്ന ഒന്നാണ് ബ്രഹ്മം, കാരണം ഈ കണ്ണുകൊണ്ട് കാണുന്നതല്ലോ. അങ്ങനെയാണെങ്കിൽ ബ്രഹ്മത്തെ എന്തിനാ അപ്രമേയം എന്ന് പറയുന്നു? കണ്ണ് തുറന്ന കണ്ണ് രൂപത്തെ കാണാനുള്ളത്, അത് തത്വജ്ഞാനിയുടെ കണ്ണായാലും അജ്ഞന്റെ കണ്ണായാലും അതിനെ കാണുന്നത് വസ്തു സ്വഭാവമാണ്. ജ്ഞാനത്തിന് അതിനെ മാറ്റാൻ പറ്റത്തില്ല. ചെവി ശബ്ദത്തെ കേൾക്കാനുള്ളതാണ്, തത്വജ്ഞാനിയുടെ ചെവി മറ്റൊന്നും കേൾക്കത്തില്ല. ബ്രഹ്മത്തെ കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അസംബന്ധം എന്തുകൊണ്ട്? അങ്ങനെയാണെങ്കിൽ ബ്രഹ്മം യഥോ വാചോ എന്ന് പറത്തന്ത് അപ്രാപ്യ മനസ്സാസഹ എന്ന് പറഞ്ഞതിന് വിരുദ്ധം വരും. അതുകൊണ്ട് തത്വജ്ഞാനത്തിന് അങ്ങനെ ഈ പ്രപഞ്ച വ്യവഹാരത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താം, ഇന്ദ്രിയഗ്രാഹ്യമായിരിക്കുന്ന ഈ പ്രപഞ്ച വ്യവഹാരത്തിൽ ഒരു മാറ്റവും വരുത്താൻ പറ്റുന്നില്ല. പിന്നെ എന്ത് ചെയ്യുന്നു ആ തത്വജ്ഞാനി? തന്നെ സംബന്ധിച്ചുള്ള സ്വസ്വരൂപത്തെ സംബന്ധിച്ചുള്ള അജ്ഞാനം മാറ്റി. ഈ പ്രപഞ്ചം ജീവൻ സൃഷ്ടിച്ചതല്ല, പ്രപഞ്ചം അതിന്റെ നിയമം അനുസരിച്ച് പോകും. അതിന്റെ നിയമം എന്താണ്? അതിന്റെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾക്ക് വേണ്ടി ഈശ്വരൻ കൽപ്പിച്ച നിയമം, അതിന്റെ സൃഷ്ടികർത്താവ് കൽപ്പിച്ച നിയമം. മനസ്സാപ്യ ചിന്തിരചന രൂപസ്യ, അപ്പൊ അതിന്റെ സ്വഭാവം അനുസരിച്ച് അങ്ങ് പ്രവർത്തിച്ചോളും, അതിന്റെ നിയമം അനുസരിച്ച്. ആ നിയമം അനുസരിച്ച് ആ തത്വജ്ഞാനിയുടെ ശരീരഭാഗം എപ്പോഴാണോ സംഭവിക്കേണ്ടത് അതിനാണ് പറയുന്നത് പ്രാരബ്ധം എന്ന് പറയുന്നത്. അതുവരെ അത് തുടർന്നുകൊണ്ടിരിക്കും, ഭേദവ്യവഹാരവും തുടർന്നുകൊണ്ടിരിക്കും. കണ്ണുകൊണ്ടോ ചെവി കൊണ്ടോ ഒന്നും ബ്രഹ്മത്തെ കാണത്തില്ല. മനസ്സുകൊണ്ട് പോലും കാണാൻ വയ്യാത്തതിനെ എങ്ങനെ കണ്ണുകൊണ്ടും ചെവി കൊണ്ടും കാണുന്നു? അന്ന് നടക്കുന്ന കാര്യമില്ല. അത് എന്നെ പറയുന്നു, ഇത് അന്തർമുഖമായി ഗ്രഹിക്കേണ്ടതാണ്. ഇത് ബഹിർമുഖമായി നമ്മളെന്താ ആഗ്രഹിക്കുന്നു? നമ്മളുടെ ഇന്ദ്രിയങ്ങളെല്ലാം ബഹിർമുഖമായിരിക്കുന്നു. ബഹിർമുഖങ്ങളായ ഇന്ദ്രിയങ്ങളിലൂടെ ബഹിർമുഖമായ വിഷയങ്ങൾ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇതേ ഇന്ദ്രിയങ്ങളിലൂടെ ഈ മനസ്സിലൂടെ ബഹിർമുഖമായ വിഷയങ്ങളെ ഗ്രഹിക്കുന്നത് പോലെ ബ്രഹ്മത്തെയും ഗ്രഹിക്കണമെന്ന് നമ്മുടെ ആഗ്രഹം. അതുകൊണ്ട് നമ്മൾ പറയുന്നു തത്വജ്ഞാനി ബഹിർമുഖമായി ഇതിനെയൊക്കെ ഇങ്ങനെ ബ്രഹ്മമായി ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് ഉള്ള പ്രാപ്തി ഈ മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കൊന്നുമില്ല ബഹിർമുഖമായി. പിന്നെ എങ്ങനെ അതിനെ ഗ്രഹിക്കുന്നു? അന്തർമുഖമായി. അത് എന്തുകൊണ്ട് ഗ്രഹിക്കുന്നു? ശ്രുതി എങ്ങനെ ബോധിപ്പിക്കുന്നു? അല്ലെങ്കിൽ ഗുരു ബോധിപ്പിക്കുന്നു തത്വമസി. ആ ബോധം ഇത്തരത്തിലുള്ള ഭ്രാന്തികളെയാണ് ഇല്ലാതാക്കുന്നത്, ഇത്തരത്തിലുള്ള വിപരീത ഭാവനകളെയാണ് അത് ഇല്ലാതാക്കുന്നത്. അല്ലാതെ മനസ്സ് ബ്രഹ്മമെന്ന് പറയുന്ന ഒരു വസ്തുവിനെ ഗ്രഹിക്കുന്ന കാര്യമല്ല ഇവിടെ പറയുന്നു. ഏതെല്ലാം തരത്തിലുള്ള വിപരീത ബുദ്ധി ഉണ്ടാകാമോ അതെല്ലാം ഇല്ലാതാക്കുന്നു. അതിനെല്ലാം മൂലകാരണമായിരിക്കുന്ന ആ ഭേദബുദ്ധിയെ നശിപ്പിക്കുന്നു. താൻ വേറെയാണ്, സംസാരൻ വേറെയാണ് അല്ലെങ്കിൽ തനിക്ക് അപ്പുറമാണ് തത്വം, അങ്ങനെ ധരിച്ചാലും മതി, തന്നെ നന്യമാണ് തത്വം, ഇതിനെ ഇല്ലാതാക്കുന്നു. ആ ബോധം ആ ഭേദബുദ്ധിയെ നിരാകരിക്കുന്നു എന്ന് ആത്മനഷ്ടമായി ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഓരോ ദൃഷ്ടാന്തങ്ങൾ പറയുന്നത്. അത് രജ്ജുസത്വ ദൃഷ്ടാന്തമായാലും ശരി, ദിഗ്ഭ്രമ ദൃഷ്ടാന്തമായാലും ശരി, ഒരേ ഒരു തത്വത്തിൽ എങ്ങനെ ഭ്രാന്തി സംഭവിച്ചിരിക്കുന്നു, അതെങ്ങനെ ഇല്ലാതാകുന്നു, ഇതാണ് എല്ലാ ദൃഷ്ടാന്തങ്ങളിലും മുഖ്യമായി ഉദ്ദേശിക്കുന്നു. പക്ഷെ ഈ തത്വത്തെ അങ്ങനെ മനസ്സിലാക്കി തരുന്നതിന് ഒരു ദൃഷ്ടാന്തവും പൂർണ്ണമല്ല, എല്ലാ ദൃഷ്ടാന്തത്തിനുണ്ട് പോരായ്മകൾ. നല്ല ദൃഷ്ടാന്തവും ദാഷ്ടാന്തിയും തമ്മിലുള്ള വ്യത്യാസം ഇതുപോലെ എന്നല്ലേ പറയാൻ പറ്റൂ, ഇതാണെന്ന് പറയാൻ വയ്യല്ലോ. അതുകൊണ്ട് രജ്ജുസർപ്പ ദൃഷ്ടാന്തത്തെ കുറിച്ച് പറയുന്നു. അതുപോലെ ആ ഭേദം, ആ ജീവപര ഭേദം, ഭേദത്തെ ജീവപര ഭേദം എന്ന് എന്തുകൊണ്ട് പറയുന്നു, പറയാൻ മുഖ്യമായ കാരണം തത്വത്തെ അന്വേഷിക്കുന്നവൻ സ്വാഭാവികമായും ഇവിടെ എന്തിനന്വേഷിച്ചാലും ബാഹ്യമായിട്ടാണ്. അപ്പൊ തത്വത്തെ അന്വേഷിക്കുമ്പോഴും ബാഹ്യമായി എവിടെയെങ്കിലും ചെന്നെത്തും, അന്യമായി എന്തെങ്കിലും ഒന്ന്, അത് വരാതിരിക്കാൻ വേണ്ടി അങ്ങനെ വരുമ്പോൾ പരമായ അന്യമായ എന്തോ ഒന്നുണ്ടെന്ന് തോന്നുന്നു. അതിനെ നിഷേധിക്കാൻ വേണ്ടിയിട്ട് പറയുന്നു അത് സ്വസ്വരൂപം തന്നെ, ആ പരബോധത്തെ നിഷേധിക്കാൻ. ആ പരൻ ഈശ്വരനാകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തത്വമാകാം, ഏതായാലും അത് ബഹിർമുഖമായ ഒരന്വേഷണത്തിൻ്റെ പരിസമാപ്തിയാണ് ഈ പരബോധം, അന്യനെന്നുള്ള ബോധം. അത് അന്തർമുഖമായി ഗ്രഹിക്കുമ്പോൾ താൻ തന്നെയാണ് ആ പരതത്വം, അങ്ങനെ ഗ്രഹിക്കേണ്ടി വരുന്നു. അങ്ങനെ ശ്രുതി ബോധിപ്പിക്കുന്നു. അതുകൊണ്ട് വരുന്ന മാറ്റം അവിടെ ആന്തരികമായാണ് മാറ്റം വരുന്നത്, ബാഹ്യമായിട്ടല്ല. എന്തുകൊണ്ട്? കാരണം ഈ ദ്വൈതത്തെ പറഞ്ഞു സ്വാശ്രയാദേവ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു. ഈ ദ്വൈതത്തെ ആശ്രയിച്ചിട്ടാണ് ഇതല്ല, അദ്വൈതത്തെ ആശ്രയിച്ചിട്ടല്ല. ഗുരു ശിഷ്യൻ ഉപദേശം സർവകാര്യങ്ങളും ഈ ദ്വൈതത്തെ ആശ്രയിച്ചിട്ടാണ്. അപ്പോൾ ഈ ദ്വൈതത്തെ ആശ്രയിച്ച് ഈ ബോധം ഉണ്ടാകുമ്പോൾ ബോധത്തിന് ഈ ഇതിൽ യാതൊരു മാറ്റവും വരുത്താൻ കഴിയില്ലാത്ത ഒന്നായിരുന്നു. അജ്ഞാനനാശമല്ലാതെ രണ്ടാമതൊരു കാര്യം അതിന് സാധ്യമല്ലാത്തത് കൊണ്ട് ബാക്കി ദ്വൈത പ്രതീതി ഇത് തുടരുന്നു. അപ്പോൾ രജ്ജുസർപ്പ ദൃഷ്ടാന്തം പോലെ അവിടെ എന്താണ് പ്രതീതിയെ ഇല്ലാതായിപ്പോയി. അതാണ് തത്വജ്ഞാനമാണെങ്കിൽ, കാരണം ഈ തത്വജ്ഞാനം തത്വജ്ഞാനിയെ മനസ്സിലാക്കാനുള്ളതല്ലല്ലോ, ഇത് തന്നെ മനസ്സിലാക്കാനുള്ളതാണ്. ഒരാൾ സ്വയം ആത്മനിഷ്ഠമായി ചിന്തിക്കുകയാണ്, എന്നിട്ട് ഈ ഭേദജ്ഞാനം ഉണ്ടായിരുന്നത്, ആ ഭേദജ്ഞാനം കൊണ്ടാണ് ഈ ദ്വൈതപ്രതീതി ഇങ്ങനെ നിലനിൽക്കുന്നതെങ്കിൽ, ആ ഭേദജ്ഞാനത്തിന് കാരണമായ ആ ജ്ഞാനം സർപ്പഭ്രാന്തിക്ക് കാരണമായ അജ്ഞാനം പോലെയാണെങ്കിൽ, ആ ജ്ഞാനം നശിച്ചു കഴിഞ്ഞാൽ സർപ്പഭ്രാന്തി നശിക്കുന്ന പോലെ എല്ലാ ഭേദവ്യവഹാരവും നശിക്കേണ്ടതാണ്. എന്ന് വെച്ചാൽ പിന്നെ കണ്ണുകൊണ്ട് രൂപത്തെ കാണാൻ പാടില്ല, ചെവി കൊണ്ട് ശബ്ദത്തെ കേൾക്കാൻ പാടില്ല, അവിടെ എന്താണ് കയറണം മാത്രം കാണും, അപ്പൊ കേവലം സദനുഭവം മാത്രം. ഈ പ്രതീതിയൊന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പൊ സദനുഭവം എന്താ? സദനുഭവം അവിടെയാണെങ്കിൽ സർപ്പത്തെ കാണുന്നവനുണ്ട്, മുമ്പില് കയറുണ്ട്, കയറിനെ കാണുന്നവനുണ്ട്, ഭ്രാന്തി ഉണ്ടാകാതെ മാറാം, ദ്വൈതത്തിൽ അതൊക്കെ സംഭവമാണ്. ഇവിടെ പറയുന്നത് പരേകത്വമാണ്. ഏകത്വത്തിൽ പിന്നെ എന്താ അനുഭവം? അനുഭവിക്കുന്നവനും അനുഭവിക്കേണ്ട വിഷയമൊന്നുമില്ലാതെ വരുന്നില്ലേ? പിന്നെ ആരാരെ അനുഭവിക്കും? അനുഭവം എന്ന് പറയുന്നത് തന്നെ ഇവിടെ അർത്ഥശൂന്യമായി തീരും. കേവല സത്ത് മാത്ര സ്ഥിതി ചെയ്യുന്നു പറയാം. അങ്ങനെ കേവലമായ സത്ത് അത് ഭേദശൂന്യമായി പ്രപഞ്ചശൂന്യമായി സ്ഥിതി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ വ്യവഹാരമില്ല. തത്വജ്ഞാനി എന്ന് പറയുന്ന ഒരു വ്യവഹാരം തന്നെ സംഭവിക്കത്തില്ല. അങ്ങനെ ഒരു ബോധം എനിക്കുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആർക്കും ഒന്നും ഉപദേശിക്കാൻ കഴിയത്തില്ല, ജ്ഞാനത്തെക്കുറിച്ച് പറയാൻ കഴിയത്തില്ല. കാരണം കേവലമായ സത്ത് മാത്രമായി. പക്ഷെ അങ്ങനെയല്ല കാണുന്നത്. ഒരുവൻ ആ ഏകത്വ ബോധത്തിലായാലും അജ്ഞാനം നശിക്കുന്നു. നശിക്കുക മാത്രമല്ല, അയാൾ പിന്നെ തത്വജ്ഞാനത്തെ ഉപദേശിക്കുകയും ചെയ്യുന്നു. തത്വജ്ഞാനം ഉപദേശിക്കുക മാത്രമല്ല, ഈ പ്രപഞ്ചത്തിൽ വ്യവഹരിക്കുകയും ചെയ്യുന്നു. ശബ്ദത്തെ ശബ്ദമായിട്ടും രൂപത്തെ രൂപമായി ഗ്രഹിക്കുകയും ചെയ്യുന്നു. അതെങ്ങനെ സംഭവിക്കും? ഭ്രാന്തി, രജ്ജുസർപ്പ ഭ്രാന്തി പോലെയാണെങ്കിൽ ഇത് സംഭവിക്കത്തില്ലല്ലോ. ഈ വ്യവഹാരത്തെ സാധൂകരിക്കണം. അയാൾ സർവ ഇന്ദ്രിയങ്ങളിലൂടെയും ഏകമായ സത്തിനെ ഗ്രഹിക്കുന്നു എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ സത്തിന്റെ ഗ്രാഹ്യം എന്ന് പറയുന്ന ദോഷം വരും. വ്യവഹാര ലോകം, വ്യവഹാര സങ്കല്യം, പല ലോകവും പല ദോഷങ്ങളും വരും. പക്ഷെ അജ്ഞനിൽ നിന്ന് യാതൊരു വ്യത്യാസമില്ല, തന്നെയാണ് തത്വജ്ഞാനി വ്യവഹരിക്കുന്നത്. അജ്ഞൻ ഗുരുവിനെ അന്വേഷിക്കുന്നു, തത്വജ്ഞാനി ശിഷ്യനെ അന്വേഷിക്കുന്നു. എന്താ വ്യത്യാസം? രണ്ടിടത്തും ജിജ്ഞാസയുണ്ട്. തത്വജ്ഞാനിക്ക് ഗുരുവിനെ കുറിച്ചുള്ള അജ്ഞം, അജ്ഞന് ഗുരുവിനുള്ള ജിജ്ഞാസ. തത്വജ്ഞാനിക്ക് എന്താണോ ഈ വിദ്യയെ പകർന്നു കൊടുക്കണം, യോഗ്യനായ ശിഷ്യനെ ഉള്ള ജിജ്ഞാസ. പിന്നെ വ്യവഹാരങ്ങളെന്നാണ്. അപ്പം ബോധം എന്ത് മാറ്റവും വരുത്തിയത്? ഈ ദ്വൈത പ്രതീതിയെ, ദ്വൈത അനുഭവത്തെ ഇല്ലാതാക്കിയോ? ശബ്ദ രൂപരസ എന്ത അനുഭവങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയോ? മാറ്റം വരുത്തിയാൽ ഈ ബോധമുള്ള ഉണ്ടാകുന്നതിന് പിന്നെ ശിഷ്യ പ്രതീതി അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല, അജ്ഞന്റെ പ്രതീതി ഉണ്ടാകത്തില്ല. ഭേദപ്രതീതി ഉണ്ടാകത്തില്ല. അപ്പൊ ഇവിടെ തത്വജ്ഞന് സമാധാനം പറയേണ്ടി വരും. അജ്ഞാനം തന്റെ ഭേദപ്രതീതിക്ക് കാരണമെന്ന് പറഞ്ഞത്. ഇവിടെ അജ്ഞാനം നശിച്ചല്ലോ, അതിന് ആ ഭേദപ്രതീതിയും ഇല്ലാതാകേണ്ടതല്ലേ? ജഗത് അനുഭവത്തിനുള്ള കാരണം അജ്ഞാനമെന്ന് പറയും. അപ്പോൾ അജ്ഞാനം നശിച്ചു, അപ്പൊ ജഗത് പ്രതീതി വരാൻ പാടില്ല. അജ്ഞനോ പോലെ ഇത് അജ്ഞനെപ്പോലെ ഞാൻ വിവരിക്കുന്നു. അപ്പൊ ജ്ഞാനിക്ക് വീണ്ടും ജഗത് പ്രതീതി അംഗീകരിക്കേണ്ടി വരും. അജ്ഞനിൽ എന്തൊക്കെയുണ്ടോ, എന്താണ് അജ്ഞാനം ഒഴികെ, അതെല്ലാം ജ്ഞാനിക്ക് സ്വയം സ്വീകരിക്കേണ്ടി വരും. ജ്ഞാനത്തെ എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല? കാരണം ആ ജ്ഞാനമാണ് അജ്ഞാനത്തെ നശിപ്പിച്ചത്. അതുകൊണ്ട് അജ്ഞാനത്തെ സ്വീകരിക്കുന്നില്ല, ആ ജ്ഞാനമാണ് ശേഷിയോട് ഉപദേശിക്കുന്നത്. തന്നിലുള്ള ആ ഭേദബുദ്ധിയെ നശിപ്പിച്ച ആ ജ്ഞാനം ഉപദേശിക്കുന്നു. എങ്ങനെ? ഈ ഭേദത്തെ ആശ്രയിച്ചുകൊണ്ട്. എപ്പോഴും അദ്വൈത ജ്ഞാനത്തെ ഉപദേശിക്കുന്നത് ദ്വൈത ജ്ഞാനത്തെ ആശ്രയിച്ചുകൊണ്ടാണ്. അതേ സത്യമാണ്, ദ്വൈത പ്രപഞ്ചത്തെ ആശ്രയിച്ചുകൊണ്ടാണ്. ഇല്ലെങ്കിൽ മുമ്പ് പറഞ്ഞ വ്യാഘാത ദോഷം. അജ്ഞാനം ആണ് ഈ ദ്വൈതത്തിന് ഹേതു. ആ ജ്ഞാനം നശിച്ചതിന് ശേഷവും ഈ അദ്വൈത പ്രതീതി ആശ്രയിച്ച് വ്യവഹരിക്കേണ്ടി വരുന്നു ജ്ഞാനിക്ക്. ഭ്രാന്തിയാണെങ്കിൽ അങ്ങനെ സംഭവിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ഭ്രാന്തി നശിച്ചതിന് ശേഷം അവിടെ പ്രതീതി, അതാണ് രജസ്സപ്പം. അവിടുത്തെ പ്രതീതി ഭ്രാന്തിജന്യമാണ്, സർപ്പപ്രതീതി. ഭ്രാന്തി നശിച്ചപ്പോൾ അപ്രതീതിയും പോയി. അപ്പൊ ഈ ദ്വൈത പ്രതീതി ഭ്രാന്തിജന്യമാണെങ്കിൽ ആ അജ്ഞാനം നശിക്കും. അജ്ഞാനജന്യമെന്നോ ഭ്രാന്തിജന്യമെന്നോ പറയും. അജ്ഞാനം നശിക്കുമ്പോൾ ഈ ദ്വൈത പ്രതീതിയും പോകണം. പക്ഷെ ദ്വൈത പ്രതീതി ആശ്രയിച്ചില്ലെങ്കിൽ ജ്ഞാനിക്ക് ജ്ഞാനത്തെ വെളിപ്പെടുത്താൻ പറ്റാതെ വരും. രണ്ടാമതൊരാളില്ലല്ലോ ഇത് സ്വീകരിക്കാൻ. പറയുന്നു, ഒരിക്കലും അജ്ഞാനം, ഭ്രാന്തി തുടങ്ങിയ കാര്യങ്ങളെ കേവലം ദൃഷ്ടാന്തത്തെ മാത്രം ആശ്രയിച്ച് മനസ്സിലാക്കരുത്. പിന്നെ എന്തിനു മനസ്സിലാക്കണം? ദൃഷ്ടാന്തം എന്ന് പറയുന്നത് എപ്പോഴും സ്വാനുഭവത്തെ സാധൂകരിക്കാൻ വേണ്ടി മാത്രം. ഇത് സ്വാനുഭവത്തെ ആശ്രയിച്ച് മനസ്സിലാക്കണം. ഉദാഹരണത്തെ ആശ്രയിച്ചല്ല മനസ്സിലാക്കേണ്ടത്. സ്വാനുഭവം എന്താണ്? തത്വജ്ഞന്റെ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെല്ലാം മുമ്പിലുണ്ട്. അജ്ഞാനനാശം സംഭവിച്ചു, ശിഷ്യനും മുമ്പിലുണ്ട്. ദ്വൈതം തന്റെ മുമ്പിലുണ്ട്. പക്ഷെ എന്തുകൊണ്ട് അജ്ഞാനനാശം കൊണ്ട് ഇത് മാറിയില്ല? മാറണമെന്ന് നിയമമില്ല. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു കൽപ്പനയാണ്. എന്താണ് പിന്നെ ഇങ്ങനെ ഒരു ദ്വൈത പ്രതീതി ഉണ്ടാകാൻ പാടില്ല? എന്തടിസ്ഥാനത്തിലാണ് അത് കൽപ്പിച്ചത്? സർപ്പപ്രതീതി കണ്ടിട്ട്. പക്ഷെ അങ്ങനെ ഒരു നിയമമില്ല. ഭ്രാന്തി മാറിയാൽ ചിലത് പ്രതീതി മാറും. അതാണ് പിന്നെ അജ്ഞാനപ്രതീതിയില്ല ജ്ഞാനം കൊണ്ട്. കാരണം അജ്ഞാനമില്ലാത്തതാണ്, ഇല്ലാത്തത് പോയി. ഇല്ലാത്തതെന്തുകൊണ്ട് പോയി? ഇല്ലാത്തതുണ്ടെന്ന് ഭ്രമിച്ചതുകൊണ്ട്. അത് ഭ്രമമാണെന്ന് അറിയുന്നത് തന്നെ അതിൻ്റെ പോക്ക്. നല്ല വേറെ പോക്കൊന്നുമില്ല. അപ്പോൾ അത് പോയി. അത് അതിന് ഉദാഹരണമായി രജസ്സം. പക്ഷെ ഈ വ്യവഹാരം അതിന് മറ്റൊരു സ്ഥലം നോക്കുക, അതാണ് ദിഗ്ഭ്രമം. അജ്ഞാനകാര്യമാണ് ഭേദം. അജ്ഞാനം നശിച്ചതിന് ശേഷവും ആ ഭേദം നിൽക്കുന്നു. അതിനാണ് ദിഗ്ഭ്രമത്തിന് ഉദാഹരണം പറയുന്നത്. അജ്ഞാനം നശിച്ചതിന് ശേഷവും മനസ്സിലൂടെയും ഇന്ദ്രിയങ്ങളിലൂടെയും എല്ലാം ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഭേദത്തെ തന്നെ തത്വജ്ഞ. ഒന്ന്, ഇന്ദ്രിയങ്ങൾക്കോ മനസ്സിനോ അതിൻ്റെ സ്വഭാവത്തെ മാറ്റാൻ കഴിയില്ല. ജ്ഞാനവും അതിന് ശേഷിയുള്ളതല്ല. അതിൻ്റെ സ്വഭാവം അതായി. ഒന്ന്, ജ്ഞാനത്തിന് അതിനെ മാറ്റാൻ കഴിയില്ല. മറ്റൊന്ന്, വസ്തുവിൻ്റെ സ്വഭാവം അതങ്ങനെ തന്നെ പോകും, ജ്ഞാനത്തിന് അതിനെ മാറ്റാൻ കഴിയത്തില്ല. രണ്ട്, ജ്ഞാനത്തിൻ്റെ ജോലി എന്ന് പറയുന്ന അജ്ഞാനത്തെ നശിപ്പിക്കുക, അത് മാത്രമാണ്. മറ്റൊന്നും ജ്ഞാനത്തിൻ്റെ ജോലി. ഇനി മൂന്നാമതൊരു കാര്യം, ഈ പറയുന്ന സത്ത് അല്ലെങ്കിൽ ഏകത്വം, അത് മനസ്സിനോ ഇന്ദ്രിയങ്ങൾക്കോ വിഷയമല്ല. മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും എന്താ ചെയ്യാൻ പറ്റിയത്? അതിൻ്റെ വിഷയത്തെ ഗ്രഹിക്കുക. അതിലേതിന് കഴിയും? അത് പ്രവർത്തിക്കുന്നിടത്തോളം കാലം. അപ്പൊ തത്വജ്ഞാനിയിൽ മനസ്സും ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നിടത്തോളം കാലം അത് അതിൻ്റെ ജോലി ചെയ്യും. അതിൻ്റെ വിഷയമായ ഭേദത്തെ അത് ഗ്രഹിച്ചുകൊണ്ടിരിക്കും. ഭ്രാന്തി മാറിയതിന് ശേഷവും വീണ്ടും ഈ ഭേദത്തെ ഗ്രഹിക്കാതെ സംഭവിക്കാമോ? അതിനാണ് ദിഗ്ഭ്രമം. അവിടെ ഭ്രാന്തി മാറിയതിന് ശേഷവും ഭേദത്തെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അജ്ഞാനം നശിച്ചതിന് ശേഷവും ഭേദത്തെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാ പിന്നെ ജ്ഞാനിയും അജ്ഞാനിയും തമ്മിൽ എന്താ വ്യത്യാസം? വ്യത്യാസമുണ്ട്. അജ്ഞൻ അജ്ഞാനം നശിക്കാതെ ഭേദത്തെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ജ്ഞാനി അജ്ഞാനം നശിച്ചിട്ടും അഭയത്തെ ഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? വ്യത്യാസമുണ്ട്. അതെന്താണ്? തസ്യാവദേവചിരം യാവന്ന വിമോക്ഷി. ഈ ശരീരപാദം വരെ തത്വജ്ഞാനി ഈ ഭേദത്തെ ഗ്രഹിച്ചുകൊണ്ടിരിക്കും. ഗുരുശിഷ്യ ഭേദത്തെ, ശാസ്ത്രഭേദത്തെ, ലോകഭേദത്തെ അല്ല, ശരീരപാദം വരെ മാത്രം. ആ ശരീരപാദത്തിന് ശേഷം ഗ്രഹിക്കുന്നില്ല. അജ്ഞൻ അങ്ങനെയല്ല, ഇതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുന്നു. അനാദി അനന്തമായി ഇതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുന്നു. അജ്ഞനൊരു സംസാരം തുറന്നുകൊണ്ടേയിരിക്കുന്നു. തത്വജ്ഞാനിയിൽ ശരീരപാദത്തോടുകൂടി അങ്ങനെ തസ്യ താവദേവ ചിരം ചാന്തോക്യത്തെ അത് വിശദീകരിച്ചു. അതുകൊണ്ട് ചില ആചാര്യന്മാർ പറയും, മുക്തി എന്ന് പറയുന്നത് ശരിക്കും ഈ ശരീരനാശം കൊണ്ടേ സംഭവിക്കും. അതുവരെ ഇതിനെ പൂർണ്ണമായി മുക്തി എന്ന് വിളിക്കാൻ വയ്യ. എന്തുകൊണ്ട്? ഏതൊരജ്ഞാനം കാര്യമായിട്ടാണോ ഈ ഭേദം പ്രതീതമാകുന്നത്, അത് ആ തത്വജ്ഞാനത്തിൽ അജ്ഞാനമില്ലാതായിട്ടും വീണ്ടും ഈ ഭേദം പ്രതീതമാകുന്നു. എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു? അതിന് പറയുന്നത് ഈ തത്വജ്ഞാനം ഉണ്ടായത് ഇതിനെ ആശ്രയിച്ചിട്ടാണ്. ഇതിനെ ആശ്രയിച്ചിട്ടാണ് ഉണ്ടായത്. ഈ ശരീരം, മനസ്സ്, ബുദ്ധി, ഈ പ്രപഞ്ച ദ്വൈത വ്യവഹാരത്തിലെ ഗുരു ശിഷ്യൻ, കർമ്മം, ജ്ഞാനം, യോഗം എന്തൊക്കെയുണ്ടോ അതെല്ലാം ഇതെല്ലാം ആശ്രയിച്ചിട്ടാണ് ഉണ്ടായത്. അതുകൊണ്ട് ആ ജ്ഞാനത്തിന് ഇതിനെ ഇല്ലാതാക്കാൻ പറ്റുന്നില്ല. അതിന് ശരീരപാദം വരെ എന്ന് പറയുന്നു. അതുവരെ ഇതിങ്ങനെ തുറന്നുകൊണ്ടിരിക്കും, ജ്ഞാനത്തോടൊപ്പം തന്നെ തുറന്നുകൊണ്ടിരിക്കും. ശരീരം പതിക്കുന്നത് പിന്നെ എങ്ങനെ? അത് ഇതിനൊരു നിയമമുണ്ട്. പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള ഈശ്വരന്റെ നിയമം, മനഃപ്രാരബ്ധം എന്ന് പറയുന്നു. ഈ ശരീരം ഇങ്ങനെ ഉണ്ടാകണം, ഇങ്ങനെ നിലനിൽക്കണം, ഇങ്ങനെ നശിക്കണം. അതെന്താ? അത് ഈ ജീവന്റെ അല്പബുദ്ധിക്ക് വിഷയമാകുന്ന കാര്യമില്ല. മനസ്സാപ്യ ചിന്തി രചനാരൂപസ്യ വിശകലനം പറയും. മനസ്സുകൊണ്ടൊന്നും ചിന്തിക്കാൻ കഴിയാന്നുള്ള കാര്യങ്ങളല്ല. അതൊരണുവിന്റെ രഹസ്യം പോലും മനുഷ്യന് പിടികിട്ടത്തില്ല. അപ്പൊ അവന്റെ ബുദ്ധി കൊണ്ട് ഇതെല്ലാം മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ സാധ്യമല്ല. ജഗത് രചന വൈചിത്രം ബുദ്ധിക്ക് മനസ്സിലാകത്തില്ല. അതിന്റെ ഭാഗമാണ് ഈ ശരീരത്തിന്റെ സ്ഥിതി നാശമല്ല. അപ്പൊ അതനുസരിച്ച് നശിച്ചോളൂ. അതുകൊണ്ട് പറയുന്നു പ്രാരബ്ധം. അപ്പോ ഈ ജഗത് ഭേദപ്രതീതി അതങ്ങനെ നിലനിൽക്കുന്നു. പിന്നെ അജ്ഞനും തത്വജ്ഞാനിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഒരുപാട് എടുത്തു പറയാൻ കഴിയും. കാരണം ജ്ഞാനം സഫലമാണ്, പ്രയോജനമാണ്, അത് ഫലം മുക്തിയാണെന്ന് പറയുന്നു, ജീവൻ മുക്തിയാണെന്ന് പറയുന്നു, വിദേഹ മുക്തിയാണെന്ന് പറയുന്നു. ഇതൊക്കെ നമുക്ക് ജ്ഞാനത്തിന്റെ ഫലമായിട്ട് പറയാം. അല്ലാതെ വ്യവഹാര ലോകമല്ല ജ്ഞാനത്തിന്റെ ഫലം. പറയുന്നത് ആനന്ദപ്രാപ്തിയാണ്, ദുഃഖ നിവൃത്തിയാണ്, ഇതൊക്കെ പറയുന്നു. അപ്പോൾ ആനന്ദപ്രാപ്തി, ദുഃഖ നിവൃത്തി പറയുന്നതെല്ലാം ആന്തരികമായ അനുഭവം. അതെല്ലാം ജ്ഞാനത്തിന്റെ ഫലമായിട്ട് എടുത്തു കാണിക്കാം. അല്ലാതെ ഈ ദ്വൈത പ്രതീതിയുടെ നിവൃത്തിയല്ല അത്. ശരീരപാദം വരെ അതിനു വേണ്ടി ഇരിക്കേണ്ടി വരും. ഇത് എങ്ങനെ പറയുന്നത്? രണ്ട് രീതിയിൽ. ഒന്ന്, ഏതൊരു തത്വത്തെ കുറിച്ച് ചിന്തിച്ചാലും നമുക്ക് ഭാവനാലോകത്തിലൂടെ പോയി ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാം. കേവല ഭാവന ഇങ്ങനെയാണ്, അതിന് വാസ്തവമായിട്ട് ബന്ധം കാണത്തില്ല. അങ്ങനെ ഭാവനയിൽ പോയി കഴിഞ്ഞാൽ എവിടെ എത്തുമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ തത്വജ്ഞാനത്തെ കുറിച്ച് പറയുന്നു എന്നും ഒരിക്കലും തത്വജ്ഞാനിയെ കുറിച്ച് ഭാവന ചെയ്യാൻ വേണ്ടിയിട്ടല്ല. സ്വയം ആ ശ്രോതാവിന് എന്താണ് തത്വജ്ഞാനം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ശ്രോതാവിന് മനസ്സിലാക്കുന്ന തത്വം ഞാനെന്ന് പറയുന്നത് സ്വ അനുഭവത്തിനോട് യോജിച്ച് പോകുന്നതായിരിക്കും. അതിന് വ്യാഘാത ദോഷം വരാൻ പാടില്ല. അപ്പൊ തത്വജ്ഞാനത്തെ സ്വ അനുഭവത്തിൽ ചിന്തിക്കുമ്പോൾ അവിടെ കൽപ്പനകൾക്കൊന്നും ഒരു സ്ഥാനമില്ല. തന്നെന്താ അനുഭവിക്കുന്നു? തത്വജ്ഞാനം പ്രപഞ്ചത്തെ തന്നെ അനുഭവിക്കുന്നു, അല്ല ബ്രഹ്മത്തെ അനുഭവിക്കുന്നു. ബ്രഹ്മം അനുഭവിക്കാൻ കിട്ടുന്ന ഒരു കാര്യമില്ല. തത്വജ്ഞാനത്തിന് മുമ്പും അനുഭവിച്ചുകൊണ്ടിരുന്നത് ഈ പ്രപഞ്ചത്തെ തന്നെ, തത്വജ്ഞാനത്തിന് ശേഷവും ശരീരപാദം വരെ അനുഭവിക്കേണ്ട ഈ പ്രപഞ്ചത്തെ തന്നെ. ബ്രഹ്മത്തെ അനുഭവിക്കാൻ ചെന്നാൽ നല്ല തല്ല് കിട്ടും. എന്തുകൊണ്ട്? യഥോ വാചോ നിവർത്തന്തി അപ്രാപ്യ മനസ്സാസഹ പറയുന്നത്, അതിനെ ആർക്കും വെച്ചിലാക്കാൻ പറ്റത്തില്ല. പിന്നെ അർത്ഥവാദപരമായിട്ട് പറയുമ്പോൾ പറയും, സർവത്ര ബ്രഹ്മത്തെ കാണുന്നു. എന്താ അതിൻ്റെ അർത്ഥം? എന്താണ് രൂപത്തെ കാണുന്ന പോലെ കണ്ണുകൊണ്ട് ബ്രഹ്മത്തെ കാണുന്നു എന്നാണ്? അതല്ലല്ലോ പ്രതിബോധ വിദിതം. അതൊക്കെ പറയുമ്പോൾ നമ്മളത് വ്യാഖ്യാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വ്യവഹാര ജ്ഞാനിയുടെ വ്യവഹാരത്തെ അംഗീകരിക്കണം. തത്വജ്ഞാനത്തിലൊരിക്കലും വ്യാഘാത ദോഷം വരാൻ പാടില്ല. പറയുന്നത് പിന്നെ താൻ തന്നെ നിഷേധിക്കുന്നതാണ് വ്യാഘാതം, അത് സംഭവിക്കാൻ പാടില്ല. അത് അനുഭവവിരുദ്ധമാകാൻ പാടില്ല. പിന്നെ ചിലരിങ്ങനെ ആലങ്കാരികമായിട്ട് പറയും, എന്താണ് ഞാൻ ബ്രഹ്മത്തെ മാത്രമേ കാണുന്നുള്ളൂ, ഈശ്വരനെ മാത്രമേ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ പറയുന്നതിൻ്റെ വാച്യാർത്ഥത്തെ സ്വീകരിക്കരുത്. താൻ കണ്ണുകൊണ്ട് ബ്രഹ്മത്തെ കാണുന്നു, ചെവി കൊണ്ട് കേൾക്കുന്നു എന്നുള്ള വാച്യാർത്ഥം എടുക്കരുത്. സർവാധാരമായിരിക്കുന്ന ഒരു സത്ത്, ആ സത്തിനെ ആശ്രയിച്ച് ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെല്ലാം നിലനിൽക്കുന്നു. അപ്പോൾ താൻ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ശബ്ദസ്പർശാദികൾ, തൻ്റെ ഈ വ്യവഹാരം, ഇതിനെല്ലാം ആധാരമായിരിക്കുന്നത് വാക് മനോ ഗോചരമല്ലാത്ത സത്താണ് എന്ന് തന്നെയാണ് എൻ്റെ താല്പര്യം എന്ന ബോധം തനിക്കുണ്ട്. അതിനാണ് ആത്മബോധം എന്ന് പറയുന്നത്. അക്കാര്യത്തെ തനിക്ക് സംശയമില്ല. ഇതല്ലാതെ ഒരു തത്വജ്ഞാനം ഈ പറയുന്ന രീതി പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വ്യാഘാത ദോഷം വരും. വ്യാഘാതം എന്ന് പറയുമ്പോൾ അത് അജ്ഞന്റെയോ അല്ലെങ്കിൽ തത്വജ്ഞാനിയുടെ ആരുടെയോ അനുഭവത്തിന് നടക്കുന്ന കാര്യമില്ല. പിന്നെ ഭാവനയിലെന്നും പറയാം, കൽപ്പനകളിൽ അതിനതിരില്ല. ആർക്കും എന്ത് വേണോ കൽപ്പനയ്ക്ക് പറയാം. അതുകൊണ്ട് അവിടെ ജ്ഞാനം എന്ന് പറയുന്നത് പല ജ്ഞാനമുണ്ട്. ജ്ഞാനത്തിൽ അജ്ഞാനം, സംശയം തുടങ്ങിയ ദോഷങ്ങൾ വരെ അതാണ് നമുക്ക് സംഭവിക്കുന്നത്. നമ്മളതിനെ ഗ്രഹിക്കുന്നു, പിന്നെ അതിൽ സംശയങ്ങളുണ്ടാകുന്നു. അല്ലാതെ ജ്ഞാനത്തിൽ പരോക്ഷം അപരോക്ഷം എന്ന് ജ്ഞാനത്തിൻ്റെ സ്വഭാവത്തിന് വ്യത്യാസം വരത്തില്ല. ഞാൻ എപ്പോഴും എന്താണ് ഏകം, ഏകരൂപമാണ്. അതിൽ മുമ്പും പറഞ്ഞിട്ടുണ്ട്, അതിൽ ഒരിക്കലും പരോക്ഷം അപരോക്ഷം ഇങ്ങനെ വ്യത്യാസം വരത്തില്ല. നമ്മൾ പല സ്വഭാവം കാണിക്കുന്ന പോലെ ഞാനും പല സ്വഭാവം ഞാനും കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ വ്യത്യാസം? തൻ്റെ ബുദ്ധി പല സ്വഭാവവും കാണിക്കും, അതുപോലെ ഞാനും അതുപോലെ കാണിക്കും. പരോക്ഷം അപരോക്ഷം ഇങ്ങനെയൊക്കെ പിന്നെ ശാസ്ത്രത്തിൽ അങ്ങനെ വിവരിക്കും. ഇത് പരോക്ഷ ജ്ഞാനമാണ്, അപരോക്ഷ ജ്ഞാനമാണ്, അത് വിഷയത്തെ ആശ്രയിച്ചെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറയുന്ന നിർവിഷയമായ ജ്ഞാനത്തെ കുറിച്ചാണ്. ആ നിർവിഷയമായ ജ്ഞാനത്തിലൊരിക്കലും പരോക്ഷം അപരോക്ഷം വരത്തില്ല. സവിഷയമായ ജ്ഞാനങ്ങളിൽ വരും പരോക്ഷം അപരോക്ഷം. ഇനി ശാസ്ത്രത്തിൽ ചിലടത്ത് പരോക്ഷം എന്ന് പറയുന്നത് ഈ അജ്ഞാനാദി ദോഷങ്ങളെ ഉദ്ദേശിച്ചാ പറയുന്നു. പരോക്ഷം എന്നൊരു ശബ്ദം ഉപയോഗിക്കും ആത്മബോധത്തിന്. അതിൻ്റെ അർത്ഥം, അത് പരോക്ഷം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അജ്ഞാനം അജ്ഞാനകാര്യമായ ദോഷങ്ങൾ അവിടെ ഉണ്ടെന്നാണ്. അതുണ്ടാവാം കാരണം ജ്ഞാനിയായാലും അജ്ഞാനിയായാലും ആത്മാവ് ഏകരൂപത്തിൽ സത്തായിരിക്കുന്നു. ആ സത്തായിരിക്കുന്ന ആ ആത്മാവ് ജ്ഞാനിയെന്നോ അജ്ഞാനിയെന്നോ ഭേദമില്ലാതിരിക്കുന്നിടത്ത് ഇതെല്ലാം എപ്പോഴും ഉണ്ടല്ലോ. അജ്ഞാന സംശയാദികളെല്ലാം അതോടൊപ്പം ഉണ്ട്. അതുകൊണ്ട് എന്താണ്, ആത്മാവ് തത്വജ്ഞാനി അജ്ഞാനി ഈ മൂന്ന് വിഷയങ്ങളും മുൻനിർത്തിയാണ് ചർച്ച ചെയ്യുന്നത്. അതിൽ ആത്മാവിൽ ദ്വൈതമില്ല, പ്രപഞ്ചമില്ല, പ്രപഞ്ച പ്രതീതിയില്ല, അത് എന്താണ് നിത്യമുക്തം. അജ്ഞനാണെങ്കിലോ പ്രപഞ്ചമുണ്ട്, അത് സത്യമാണ്, ഭേദം സത്യമാണ്, അജ്ഞൻ അതിനെ ആശ്രയിച്ച് വിവരിക്കുന്നു. അവന് ജനന മരണങ്ങളുണ്ട്, സംസാരമുണ്ട്, ബന്ധമുണ്ട്, മോക്ഷമുണ്ട്, എല്ലാം ഉണ്ട്. തത്വജ്ഞനെ സംബന്ധിച്ചാണെങ്കിലോ തത്വജ്ഞൻ അനേക ജന്മങ്ങൾക്കൊടുവിൽ ഒരു ജന്മത്തിൽ ഈ തത്വബോധമുണ്ടാകുന്നു. അങ്ങനെ തത്വബോധമുണ്ടായവനെ സംബന്ധിച്ചിടത്തോളം ആ തത്വബോധത്തിന് ശേഷം ആ ശരീരപാദം വരെ ആ തത്വബോധം അജ്ഞാനത്തെ നശിപ്പിച്ചെങ്കിലും പ്രപഞ്ചപ്രതീതിയും പ്രപഞ്ച വ്യവഹാരങ്ങളും എല്ലാം അജ്ഞൻ്റേതുപോലെ തുടരും. ഒരു വ്യത്യാസം മാത്രം, ആ തത്വജ്ഞാനം ഉണ്ടാകുന്നതിന് തടസ്സമായിരുന്ന രാഗദ്വേഷങ്ങൾ, കാമക്രോധങ്ങൾ, അഹന്ത തുടങ്ങിയ കാര്യങ്ങളെല്ലാം തത്വജ്ഞനിൽ ഇല്ലാതായി. അജ്ഞനിൽ അതൊന്നും ഇല്ലാതായിട്ടില്ല, കാരണം അജ്ഞൻ അതിനുവേണ്ടി സാധന ചെയ്തിട്ടില്ല. അജ്ഞന്റെ ചിത്തം വിക്ഷിപ്തമാണ്, മൂഢമാണ്, ഘോരമാണ്. തത്വജ്ഞൻ അനേക ജന്മങ്ങളുടെ സാധനമുണ്ട്, ചിത്തത്തിൻ്റെ ഈ ദോഷങ്ങളെല്ലാം മാറ്റിയിരിക്കുന്നു. പക്ഷേ ശരീരം നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ ആ തത്വജ്ഞനിൽ ഏത് ബോധമാണോ ഉണ്ടായത് ആ ബോധത്തിന് ഈ ശരീരത്തെ പതിപ്പിക്കാൻ കഴിഞ്ഞില്ല, അത് കഴിയത്തില്ല. അതിനോട് പറയുന്ന എന്താണ്, ശരീരപാദ അഭാവ, ജ്ഞാനത്തിനതിന് ശേഷിയില്ല എന്നർത്ഥം. ജ്ഞാനത്തിൻ്റെ ജോലി അതല്ല. പറഞ്ഞല്ലോ, പ്രകാശത്തിൻ്റെ ജോലി എന്താണ്? ഇരുളിനെ മാറ്റുക. അവിടെ എന്തെങ്കിലും കൂട്ടിച്ചേർക്കുന്നതിൻ്റെ ജോലിയാണോ? അല്ല. ഇല്ലാതാക്കുന്നതിൻ്റെ ജോലിയാണോ? അല്ല. അതുപോലെ ജ്ഞാനത്തിന് എൻ്റെ ജോലിയല്ല ഈ ദ്വൈത പ്രതീതി ഇല്ലാതാക്കുക, അല്ലെങ്കിൽ മനസ്സിലൂടെ ഇന്ദ്രിയങ്ങളിലൂടെ എല്ലാം ബ്രഹ്മത്തെ ഗ്രഹിക്കുന്ന ജ്ഞാനത്തിൻ്റെ പണിയല്ല. പക്ഷേ കാരണം ആവർത്തിച്ച് ആവർത്തിച്ച് പറയും, ജ്ഞാനം ഒന്നേ ചെയ്യുന്നുള്ള എന്താണ്, ഈ ദ്വൈത നിവൃത്തി. ആ ദ്വൈത നിവൃത്തിയാണ് പറയുന്നത് അദ്വൈത ബോധം, അല്ലെങ്കിൽ അദ്വൈത ബോധത്തെയാണ് പറയുന്നത് ദ്വൈത നിവൃത്തി. അതൊരിക്കലും ആത്മാവിനെ വിഷയമാക്കുന്ന ഒരു ജ്ഞാനമല്ല. അതുകൊണ്ട് തത്വജ്ഞാനിക്ക് ഒരിക്കലും കണ്ണിലൂടെ, ചെവിയിലൂടെ, മനസ്സിലൂടെ ഒന്നും ഈ പ്രപഞ്ചത്തിൽ ബ്രഹ്മത്തെ കാണാൻ കഴിയത്തില്ല. അത് ഇതുപോലെയുള്ള ദൃഷ്ടാന്തത്തിൽ പറയുന്നു. അത് സ്വർണത്തിൻ്റെ ഉദാഹരണം കൊടുത്താലും, ജലത്തിൻ്റെ ഉദാഹരണം കൊടുത്താലും, ദിഗ്ഭ്രമത്തിൻ്റെ ഉദാഹരണം കൊടുത്താലും, എല്ലാം അവിടെ എല്ലാം പറയുന്ന എന്താണ്, ആ ഒരു പ്രതീതി തത്വം ഇന്നതാണെന്ന് ഗ്രഹിച്ചിട്ടും പ്രതീതി നിൽക്കുന്നു. പ്രതീതി എന്തിനാ? തത്വത്തെയല്ല ബോധിപ്പിക്കുന്നത്, ഭേദത്തെയാണ്. അതാണ് മുഖ്യമായി മനസ്സിലാക്കേണ്ടത്. പ്രതീതി ഭേദത്തെ ഗ്രഹിക്കുന്നു. തത്വബോധം ആ ഭേദ ജ്ഞാനത്തെ, അതിന് അജ്ഞാനമൊന്നും പറയും, അതിനെ നിവർത്തിപ്പിക്കുന്നു. അസുഖ പ്രതീതി, പ്രതീതിയിൽ ഭേദജ്ഞാനം നിലനിൽക്കുന്നു. അത് രണ്ടും ഒരേ സമയം സംഭവിക്കുന്നു. ജീവപര ഭേദം, അതിന് ആ ഭേദത്തെ അംഗീകരിച്ചിരുന്നു അല്ലെങ്കിൽ അത് ഏകമാണെന്ന് അറിയുന്നില്ല, രണ്ടായാലും ശരി, അതിനെ ആ ജ്ഞാനം നിവർത്തിപ്പിച്ചു. പക്ഷെ ബാഹ്യമായി ഈ ഭേദം നിലനിൽക്കുന്നു. അപ്പോൾ അജ്ഞനും ജ്ഞാനിയും തമ്മിൽ വരുന്ന വ്യത്യാസം ഇതാണ്, അന്ധക്കരണ ശുദ്ധി. അതുകൊണ്ട് വരുന്ന ആനന്ദം, അതുകൊണ്ടാണ് ആനന്ദവും മറ്റും അനുഭവപ്പെടുന്നത്. അതെല്ലാം തത്വജ്ഞാനിയിൽ വിശേഷമായി കാണും, അജ്ഞാനിയിൽ അത് കാണുന്നില്ല. പിന്നെ അവസാനം ശരീരപാദത്തോടുകൂടി പിന്നീട് ശരീരം സ്വീകരിക്കുന്നതിനുള്ള നിമിത്തമായ അജ്ഞാനം അവിടെയില്ല. അജ്ഞാനം അജ്ഞാനമുള്ളതുകൊണ്ട് ഇത് തുടരുന്നു. അപ്പോ അജ്ഞനെ സംബന്ധിച്ചിടത്തോളം വിപരീത ബുദ്ധി ഉണ്ടെന്ന് പറയുന്നു. എന്താണ്? ദേഹാത്മബുദ്ധിയും മറ്റ്, അതാണ് വിപരീത ബുദ്ധി എന്ന് പറയുന്നത്. ദേഹമാണ് ആത്മാവ്, നാമരൂപാത്മകമായിരിക്കുന്ന ഈ ശരീരമാണ് ആത്മാവ്, ആ ഒരു ബുദ്ധി തത്വജ്ഞനും കാണുന്നില്ല. തത്വജ്ഞൻ എന്ത് ചെയ്യുന്നു? ആത്മാവിനെ സർവാത്മാവായി ഗ്രഹിക്കുന്നു, സർവസ്വരൂപമായിരിക്കുന്നു, അതാണ് അങ്ങനെ ഗ്രഹിക്കുന്നത്. അപ്പൊ വിപരീത ബുദ്ധി അവിടെയില്ല. അതാണ് സമ്യക് ജ്ഞാനം. പൂർവ്വത് വിപരീത പ്രത്യോത്പത്തി, വീണ്ടും വിപരീത പ്രത്യ അത് സംഭവിക്കുന്നില്ല. ദേഹാത്മബുദ്ധി ഉൾപ്പെടെയുള്ള വിപരീത ബുദ്ധി അത് സംഭവിക്കുന്നില്ല. എന്നുവെച്ചാൽ അജ്ഞന്റേത് പോലെ സംഭവിക്കുന്നില്ല. സമ്യക് ജ്ഞാന അവിശ്രംഭ, അങ്ങനെ സംഭവിക്കുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ, എന്നുവെച്ചാൽ അജ്ഞാനം ഹേതുവായി വരുന്ന വ്യവഹാരങ്ങൾ സംഭവിക്കുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ അത്തരം വ്യവഹാരം സംഭവിക്കത്തില്ല. ശാസ്ത്രാർത്ഥ വിജ്ഞാനാദു പ്രവൃത്തി അസമഞ്ജസാസ്യ, ശ്രുതി ബോധിപ്പിക്കുന്ന ആ ജ്ഞാനത്തിന് വേണ്ടി ആരും തയ്യാറാകത്തില്ല. അയുക്തമായി തീരും. സർവഞ്ച പ്രമാണം അപ്രമാണ സംബന്ധിത, ശ്രുതിയിൽ നിന്ന് എന്തൊരു ജ്ഞാനമാണോ ഉണ്ടായത് അതും അസംബന്ധമെന്ന് പറയേണ്ടി വരും. പ്രമ അപ്രമയായി തീരും. ശ്രുതിയിൽ നിന്ന് ഏകത്വ ബോധമാണല്ലോ ഉണ്ടായത്, ഭേദത്തെന്ന് വർദ്ധിച്ച ഏകത്വ ബോധം, അത് ശരിയല്ലെന്ന് വരും. ഈ വ്യവഹാരത്തെയും മറ്റും, ജ്ഞാനിയുടെ വ്യവഹാരത്തെയും മറ്റും നിഷേധിച്ചു കഴിഞ്ഞാൽ ശ്രുതി പറയുന്നതൊക്കെ അസംബന്ധമെന്ന് പറയും. കാരണം പറയാനൊരു ശ്രുതിയില്ല, കേൾക്കാനൊരു ശിഷ്യനില്ല, ഈ പറയുന്നതെല്ലാം ഭ്രാന്തിയാണെന്ന് പറയേണ്ടി വരും. പ്രമാണം അപ്രമാണം സംബന്ധിത എന്ന് പറയും. അനുഭവം ശരിയല്ലാത്ത അനുഭവം അല്ല എന്ന് വന്നു കഴിഞ്ഞാൽ അനുഭവത്തിന് കാരണമായി തീരുന്നതെല്ലാം അസംബന്ധമാവും. ശാസ്ത്രം അസംബന്ധമാവും, ഗുരു അസംബന്ധമാവും, അതൊന്നുമില്ലല്ലോ, അദ്വൈതം മാത്രം. അവിടെ ഗുരുവിന്റെ ശിഷ്യനും ആരാരും ഉദ്ദേശിക്കും. പ്രമാണ അപ്രമാണയോർ വിശേഷാനുപത്തെ, അവിടെ പിന്നെ പ്രമാ അപ്രമാ പ്രമാണം അപ്രമാണം ഇങ്ങനെ ഭേദമൊന്നും വരത്തില്ല. എല്ലാവരും അജ്ഞന്മാരാണെന്ന് പറയേണ്ടി വരും, ജ്ഞാനിയും അജ്ഞാനിയുമല്ല. അതുകൊണ്ട് തത്വജ്ഞാനിയിലും അദ്വൈത പ്രതീതിയെ അംഗീകരിക്കേണ്ടി വരും. തത്വജ്ഞാനി കണ്ണുകൊണ്ടോ മനസ്സുകൊണ്ടോ ഒന്നും ബ്രഹ്മത്തെ കാണുന്നില്ല. തത്വജ്ഞാനി ശ്രുതി തത്വജ്ഞാനിയിൽ ഉണ്ടാക്കിയ ബോധം അത് അഭേദത്തെ നിവർത്തിപ്പിച്ചു, അല്ലെങ്കിൽ അജ്ഞാനത്തെ നിവർത്തിപ്പിച്ചു, സ്വസ്വരൂപത്തിലുള്ള എന്ന് പ്രത്യേകം പറയും. പ്രതീതമായ ഭേദത്തെയല്ല നിവർത്തിപ്പിച്ചത്, ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളുടെ ഭേദം അത് അഭേദമാണെന്നല്ല പറഞ്ഞത്. ദ്വൈതികളും വിശിഷ്ടാദ്വൈതികളൊക്കെ അദ്വൈതിയെ ഖണ്ഡിക്കുന്ന ഈ ഒരു വഴിയിലൂടെയാണ്. അവർ ചോദിക്കുന്ന നിങ്ങളീ അദ്വൈതം പറയുന്നു എന്താ ശബ്ദസ്പർശ രൂപരസ ഗന്ധഭേദം ഇല്ലാതാകുമെന്നാണോ പറയുന്നത്? ശരി, അതില്ലാതാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഒന്നാകുമെന്നാണ്. അങ്ങനെ പിന്നെ നിങ്ങളെങ്ങനെ ഇത് ഈ ശാസ്ത്രം നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ കഴിയും? അവിടെ വ്യവഹാര സാങ്കര്യം വന്നില്ല. അപ്പൊ അദ്വൈത പറയും ആ ശബ്ദസ്പർശ രൂപരസ ഗന്ധഭേദം ഇല്ലെന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾ ധരിക്കുന്ന രീതിയിലല്ല, ആ പരമാർത്ഥ തത്വത്തിൽ ഇല്ല, അത് ഞങ്ങൾ പറയുന്നു. പിന്നെ നിങ്ങൾ വ്യവഹരിക്കുന്നു അത് ഞങ്ങളുടെ പ്രതീതി ആശ്രയിച്ചുകൊണ്ട്. ഞങ്ങളത് മനസ്സിലാക്കി ഇവിടെ തത്വത്തിൽ അതില്ല, അത് നിത്യമുക്തമായ പരമാത്മ സ്വരൂപമാണ്, അതാണ് എന്റെ സ്വരൂപം. പിന്നെ ഈ വ്യവഹാരം എങ്ങനെ നടക്കുന്നത്? ഈ ഭേദപ്രതീതി അംഗീകരിച്ചുകൊണ്ട്. അല്ലെങ്കിൽ അവരോടൊന്നും സമാനം പറയാൻ ഒന്നുമില്ലാതെ പറയുന്നതൊക്കെ അസംബന്ധമാണെന്ന് വരും. അതുകൊണ്ട് തത്വജ്ഞാനം മറിച്ചാണ് പറയുന്നതെങ്കിൽ കണ്ണിലൂടെയും ചെവിയിലൂടെയൊക്കെ ബ്രഹ്മത്തെ കാണുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാണുന്ന ഒരുവൻ അവിടെ ഇല്ലാതെ വരും. ഏതേലും സത്വജ്ഞാന അനന്തരമേവ ശരീരപാട്. തത്വജ്ഞാനം വന്നു, ഉടനെല്ലാം തീർന്നു. അത് വരും. ആ ശരീരബാധ ഭവകസ്മ എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? അതിന് സമാനം എത്തിയത് പരിഹൃതം. അതിനുള്ള സമാധാനം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ മുഖ്യമായി മനസ്സിലാക്കേണ്ടത് ഒന്നാണ്, തത്വജ്ഞാനി എന്ന് പറയുന്നത് ഒരിക്കലും ഭേദപ്രതീതിയെ നിഷേധിക്കുന്നതല്ല, മറിച്ചത് ജീവപരഭേദത്തെ നിഷേധിക്കുന്നതാണ്. അതാണ് മുഖ്യമായും മനസ്സിലാക്കേണ്ടത്. തത്വജ്ഞാനിയുടെ അല്ല അജ്ഞാനിയുടെ ആയാലും വ്യവഹാരം ഭേദത്തെ ആശ്രയിച്ചിട്ടാണ്. ആ വ്യാവഹാരിക ഭേദം അംഗീകരിച്ചില്ലെങ്കിൽ തത്വജ്ഞാനം ഉപദേശിക്കാൻ പറ്റത്തില്ല. അത് മാത്രമല്ല, അംഗീകരിക്കേണ്ടി വരുന്നതല്ല, തത്വജ്ഞാനിയുടെ അനുഭവമാണ് വ്യാവഹാരിക ഭേദം. ആ ഭേദത്തെ ആശ്രയിച്ചുകൊണ്ടാണ് ശിഷ്യനെ കാണുന്നതും ശിഷ്യനിലെ അജ്ഞാനത്തെ കാണുന്നതും അത് മാറ്റാൻ വേണ്ടി ഉപദേശിക്കുന്നതും. തത്വജ്ഞാനം കണ്ണിലൂടെ ചെവിയിലൂടെ മനസ്സിലൂടെ കാണുന്ന ഏകത്വബോധമല്ല, അതല്ല തത്വജ്ഞാനം. മറിച്ച് ഈ ദ്വൈതപ്രതിക്ക് ആധാരം ഏകമാണെന്നറിയുന്നതാണ്. ഈ ദ്വൈതപ്രതീതി സത്തിലാണ് എന്നറിയുന്നതാണ്. അവിടെ രണ്ടുമുണ്ട്, ഈ പ്രതീതമായ ഭേദവും പരമാർത്ഥത്തിലുള്ള അഭേദവും. ഈ രണ്ടും അംഗീകരിച്ചാലേ തത്വജ്ഞാനം ഉപദേശിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? സുഖമായി കിടന്ന് ഉറങ്ങുക, ഒരു ശല്യമില്ല. Thank you.